സന്ദേഹത്തനാശിവസമാരംഭ ശങ്കരാചാര്യ ബ്രഹ്മസൂത്രശങ്കരഭാഷ്യം അധ്യായം 1 പാദം 4 അധികരണം 5 സൂത്രം 16 ജഗത്വാചിത്വ ജഗത്വാചിത്വാധികരണമാണ് നമ്മൾ ചർച്ച ചെയ്തത്. കൗശീതകി ബ്രാഹ്മണത്തിലെ ഒരു ഭാഗമാണ്. കൗശീതകി ബ്രാഹ്മണത്തില് അജാതശത്രു ബാലാകിയും തമ്മിലുള്ള സംവാദമാണ്. അജാതശത്രു എന്ന് പറയുന്നത് അത് കാശി രാജാവാണ്. കാശി രാജാവായ അജാതശത്രുവിൻ്റെ അടുത്ത് ദൃപ്ത ബാലാകി എന്നാണ് പറയുന്നത്. തൻ്റെ അറിവിൽ ഗർഭിഷ്ഠനായ ബാലാകി എന്ന് പറയുന്ന ബ്രാഹ്മണൻ ചെന്നു, രാജസദസ്സിൽ ചെന്നു, രാജാവിനെ ഉപദേശിക്കാൻ ആരംഭിച്ചു. ബ്രഹ്മത്തെ ബ്രവീമി, ഞാൻ അങ്ങേക്ക് ബ്രഹ്മത്തെ ഉപദേശിക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഉപദേശം ആരംഭിച്ചു. ഓ, ഉപദേശിച്ചല്ല രാജാവ് കേട്ടുകൊണ്ടിരുന്നു. എന്താണ് ആദിത്യനിലുള്ള പുരുഷൻ ഏതാണ്, ചന്ദ്രമ അതിലുള്ള പുരുഷൻ ഏതാണ്, വിദ്യത്തിൽ ഉള്ള പുരുഷൻ ഏതാണ്, ആകാശത്തിൽ ഉള്ള പുരുഷൻ ഏതാണ്, വായുവിൽ ഉള്ള പുരുഷൻ ഏതാണ്, അഗ്നിയിലുള്ള പുരുഷൻ ആരാണ്, ഇങ്ങനെ ഉപദേശിച്ചു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അജാതശത്രു ചോദിച്ചു, ഇനി നിനക്ക് ബ്രഹ്മത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ പിന്നീടൊന്നും പറയാനില്ല. അപ്പോൾ ബാലാവി ഉപദേശിച്ചത് എല്ലാം ദേവതകളെ കുറിച്ചാണ് ഉപദേശിച്ചത്. അപ്പൊ ഈ ദേവതകളാണ് ബ്രഹ്മം എന്ന് ധരിച്ചാണ് ഉപദേശിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്, നിനക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അവിടെ ബാലാകി നിശബ്ദനായപ്പോൾ രാജാവ് തിരിച്ചു ഉപദേശിച്ചു. അതാണ് ഇവിടെ സന്ദർഭം. യോ വൈ ബാലാക ഏതേഷാം പുരുഷാണാം കർത്ത യസ്യ വാ ഏതത് കർമ്മ സ വൈ വേദിതവ്യഃ. ഓ, രാജാവ് ബാലാകിയോട് പറഞ്ഞു, നീ പറയുന്നതൊന്നുമല്ല. യോ വൈ ബാലാക ഏതേഷാം പുരുഷാണാം കർത്ത, നീ പറഞ്ഞ പുരുഷന്മാരുടെ എല്ലാം, ആദിത്യനിലെ പുരുഷൻ, ചന്ദ്രമസിലെ പുരുഷൻ, ഇങ്ങനെ പറഞ്ഞ ഈ പുരുഷന്മാരുടെ എല്ലാം കർത്താവ് ആരാണോ അതാണ് ബ്രഹ്മം. യസ്യവ ഏതത് കർമ്മ, ഏതത് കർമ്മ, ഇതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അവിടെ സിദ്ധാന്തത്തിൽ എന്താണ് ഏതത് എന്ന് പറയുന്ന ഈ ജഗത്ത്, അത് യസ്യ കർമ്മ, ആരുടെ കാര്യമാണോ എന്ന് വെച്ചാൽ ആരാണോ ഈ ജഗത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ജഗത്തിൽ അന്തർഭവിച്ച കാര്യങ്ങളാണ്. സൂര്യൻ, സൂര്യനിലെ ദേവത, ചന്ദ്രൻ, ചന്ദ്രനിലെ ദേവത, ഇതെല്ലാം ജഗത് അന്തർഗതമാണ്. അതല്ല അറിയേണ്ടത് സവൈ വേദിതവ്യഹ, അതാണ് അറിയേണ്ടത്. ഈ വേദശബ്ദം, വിദുധാതുവിൽ നിന്ന് വരുന്ന വേദശബ്ദത്തിന് വേദിതവ്യഹ അറിയേണ്ടതാണ്. യഏവം വേദ പല ഭാഗങ്ങളും വരുന്നുണ്ട്. ഈ വേദശബ്ദത്തിന് പൂർവപക്ഷിയുടെ അർത്ഥം ഉപാസനയെന്നാണ്, സിദ്ധാന്തിയുടെ അർത്ഥം അറിവ് എന്നാണ്. അതാണ് ഇവിടെ മുഖ്യമായി ബ്രഹ്മസൂത്ര ചർച്ചയിൽ വരുന്ന വ്യത്യാസം. രണ്ടർത്ഥം കൊടുക്കാം, ഉപാസന എന്ന് പറയുന്നത് അറിവാണ്, വിധിജ്ഞാനെന്നാണ്. അപ്പം വേദശബ്ദത്തിന് വേദിതവ്യ എന്ന് വെച്ചാൽ ഉപാസിക്കേണ്ടതാണ്. പുഴുപക്ഷിയുടെ അഭിപ്രായത്തിൽ എന്താണ്, ഇവിടെ മുഖ്യപ്രാണനെയാണ് ഉപാസിക്കേണ്ടത്. അങ്ങനെയും അർത്ഥം പറയാം, ഒരേ ശബ്ദം തന്നെ. ഇപ്പൊ സിദ്ധാന്തിയാണെങ്കിലോ പറയും ബ്രഹ്മത്തെ അറിയേണ്ടതാണ്. ഇതാണ് വ്യത്യാസം. അപ്പോൾ പൂർവപക്ഷം ശരിയാണോ? ഒരേ ശബ്ദത്തിന് രണ്ടർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഒരേ വേദത്തിന് രണ്ടർത്ഥം എങ്ങനെ യോജിക്കും? അത് അധികാരി ഭേദമനുസരിച്ച്. ഉപാസകന്മാർക്കിത് അദ്വൈത രീതി അനുസരിച്ച് ഉപാസകന്മാർക്കിത് പ്രാണോപാസനയായിട്ട് എടുക്കാം. എന്താ ജിജ്ഞാസുക്കൾക്ക്, ബ്രഹ്മജിജ്ഞാസുക്കൾക്കിത് ബ്രഹ്മജ്ഞാനമായിട്ട് കൊടുക്കാം. രണ്ടും ദോഷമുണ്ട്. ഇവിടെ അദ്വൈതി പറയും, അപ്പോൾ അതാരായി ബ്രഹ്മജിജ്ഞാസുക്കൾ ഉത്തമാധികാരി എന്ന് പറയും. എന്താ ഉത്തമാധികാരിത്വം എന്ന് പറയുന്നത്? ആർക്കാണോ ഈ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് ഗ്രഹിക്കാൻ കഴിയുന്നത്, യഥാതഥമായി ഗ്രഹിക്കണം. എന്ന് വെച്ചാൽ എങ്ങനെയാണോ ഉപദേശിക്കുന്നത് ആ ഉപദേശിക്കുന്നത് പോലെ ഗ്രഹിക്കണം. അല്ലെങ്കിൽ ഉപദേശത്തിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കാൻ ശേഷിയുള്ളവർക്ക് ഇതിനെ ബ്രഹ്മ ജ്ഞാനമായിട്ടെടുത്തത് വേദിതവ്യ അറിയേണ്ടതാണ്, ഉപാസിക്കേണ്ടതെന്നല്ല. ഇതാണ് ഇവിടുത്തെ ചർച്ച. അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ ജീവനാണോ ഈ ഭാഗം നമ്മൾ ചർച്ച ചെയ്തതാണോ? ഉർവശിയുടെ അഭിപ്രായത്തിൽ ജീവനെയാണോ ഇവിടെ ഉപാസിക്കേണ്ടത്? മുഖ്യപ്രാണനെയാണോ അതോ പരമാത്മാവിനെയാണോ? അപ്പോൾ പരമാത്മാവിനെയാണ് ഉപാസിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന രീതിയിലാണ്. പരമാത്മാവിനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ആധ്യാത്മിക ചർച്ചകളിൽ അതിന് വ്യാകരണ പിശകൊന്നും കണ്ടെത്തത്തില്ല. പരമാത്മാവിനെ ഉപാസിക്കാം. പക്ഷെ അദ്വൈതിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. പരമാത്മാവിനെ ഉപാസിക്കുകയല്ല, പിന്നെ പരമാത്മാവിനെ അറിയുകയാണ് എന്ന് പറഞ്ഞാലേ അത് ശരിയാകത്തുള്ളൂ. ഉപാസനാപക്ഷം ഇല്ല എന്നുള്ളതിൻ്റെ അർത്ഥം ഉപാസിക്കാൻ പാടില്ല എന്നുള്ളതല്ല. പക്ഷെ സിദ്ധാന്തത്തിൽ നിന്ന് നോക്കുമ്പോൾ ഉപാസന പൂർവപക്ഷമാണ്. എന്ന് വെച്ചാൽ ഉപാസന മുഖ്യമല്ല. ഇവിടെ ഉപാസനാപക്ഷങ്ങളെല്ലാം നിഷേധിക്കുന്നു. അത് ജീവോപാസന എന്ന് പറഞ്ഞാലും പ്രാണോപാസന എന്ന് പറഞ്ഞാലും പരമാത്മോപാസന എന്ന് പറഞ്ഞാലും അതിനെല്ലാം നിഷേധിക്കും. അവിടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് ഉപാസന എന്ന് പറയുന്ന ശബ്ദത്തിലല്ല, അവിടെ ഒരേ ശബ്ദം തന്നെ രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കും. ഉപാസന എന്ന് പറയുന്ന ശബ്ദം തന്നെ അറിവെന്നുള്ള അർത്ഥത്തിന് ചില സന്ദർഭങ്ങളിൽ ഭാഷകാരം പ്രയോഗിച്ചത്. ശബ്ദം കേട്ടിട്ട് ബഹളം വയ്ക്കരുത്. ഏത് സന്ദർഭത്തിൽ ഏത് താല്പര്യത്തിൽ ആ ശബ്ദം ഉപയോഗിച്ചു, അതാണ് മുഖ്യം. ഇവിടെ ഇതെന്താണ് ഉപാസനയാണ് പറയുന്നത്? ഉപാസനയാണെങ്കിൽ ആരുടെ ഉപാസന? അതോ ജ്ഞാനമാണോ എന്നുള്ളതിന് വേണ്ടി ഇവിടെ പ്രധാനമായി ചർച്ച ചെയ്യുന്ന പുരുഷാണ. പുരുഷ ശബ്ദത്തിന്റെ ബഹുവചന രൂപമാണ് പുരുഷാണ. പുരുഷഃ പുരുഷു പുരുഷാഹ ഷഷ്ടിഭുവനാണ് പുരുഷാണ. അതും ഏതത് കർമ്മ, ഏതത് എന്ന് പറയുന്ന ശബ്ദം. ഏതത് എന്ന് പറയുന്നത് പ്രഥമഭുവനമാണ്, നംസകലിംഗമാണ്. അത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഏതത് ഏതേ ഏതാനി പുല്ലിംഗത്തിലാണെങ്കിൽ ഏഷ എന്ന് വരും, സ്ത്രീലിംഗത്തിലാണെങ്കിൽ ഏഷ എന്ന് വരും. അതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ കർമ്മശബ്ദം. കർമ്മശബ്ദത്തിന് ഇവിടെ തന്നെ മൂന്നർത്ഥത്തെ കുറിച്ച് പറയുന്നു. ഒന്ന്, കർമ്മം എന്ന് പറയുന്നത് പരിസ്പന്ദനം, ചലനം. കർമ്മമാണല്ലോ, ചലന രൂപത്തിലുള്ള കർമ്മം. നമ്മൾ നമ്മുടെ ശാരീരികമായ മാനസികമായ കർമ്മങ്ങൾ, പ്രാണധർമ്മങ്ങൾ, ഇതെല്ലാം പരിസ്പന്ദനം എന്ന് പറയുന്ന കർമ്മമാണ്. അതൊരു പ്രധാനമായ അർത്ഥം. നമ്മൾ സാധാരണ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു, ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നെങ്കിൽ, മനസ്സുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ ചിന്തിക്കുകയും പറ്റുകയും ചെയ്യുക. ഇനി പ്രാണൻ സ്വയം പ്രവർത്തിക്കുന്നു, നമ്മൾ പ്രവർത്തിപ്പിച്ചിട്ടില്ല, അത് തനിയെ പ്രവർത്തിക്കുന്നു. അപ്പോൾ കർമ്മ അവിടെ എല്ലാം എന്താണ്? കർമ്മശബ്ദത്തിന് പരിസ്പന്ദനം. ഭാഷകാരൻ തന്നെ പറയുന്നതാണ്, അതാണോ അർത്ഥം? അതെല്ലാം ശബ്ദത്തിൻ്റെ വ്യുത്പത്തി അനുസരിച്ചിട്ടാണ്, ശബ്ദനിഷ്പത്തി അനുസരിച്ച്. അതായത് ഒരു ശബ്ദം തന്നെ എങ്ങനെ അത് നിഷ്പന്നമായി എന്ന് ചിന്തിക്കുമ്പോൾ അർത്ഥ വ്യത്യാസം വരും. സ്വാഭാവികമാണ്. നമ്മൾ ലൗകികമായി തന്നെ ഓരോ ശബ്ദങ്ങൾ പല സന്ദർഭങ്ങളിൽ പല അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു, പല കാലങ്ങളിൽ പല അർത്ഥത്തിൽ പ്രയോഗിക്കും. 100 വർഷം മുമ്പ് ഉപയോഗിച്ച ഒരു അർത്ഥത്തിലായിരിക്കില്ല ഇന്ന് നമ്മൾ പ്രയോഗിക്കുന്നു ലൗകികമായി. അപ്പൊ ശാസ്ത്രത്തിലാണെങ്കിലോ, ശാസ്ത്രത്തിലെന്ന് പറഞ്ഞാൽ ഓരോ ശബ്ദത്തെ എടുത്ത് കീറി മുറിച്ച് പരിശോധിക്കുകയാണ്. ആ ശബ്ദത്തിന്റെ ധാതു, അതിന്റെ റൂട്ട് എന്താണ്, അതിൽ നിന്ന് എങ്ങനെ ഈ ശബ്ദം നിഷ്പന്നമായി, ഏതർത്ഥത്തിലാണ് അത് നിഷ്പന്നമായിരിക്കുന്നത്, ഇനി ആ ശബ്ദം ആ റൂട്ടിൽ നിന്ന് നിഷ്പന്നമാകുന്നതിനുള്ള വ്യാകരണം എന്താണ്, അതിന്റെ പ്രക്രിയ എന്താണ് എന്ന് പറഞ്ഞാൽ, അതിന്റെ സൂത്രം, അതിന്റെ പ്രയോഗം എന്താണ്. അതുമാത്രം പോരാ, ഇനി ആ വ്യാകരണം തന്നെ ആരുടെ വ്യാകരണം അനുസരിച്ചിട്ടാണ്, ആരുടെ മതം അനുസരിച്ചിട്ടാണ്, പാണിനിയുടെയാണോ മറ്റേതെങ്കിലും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ശാകടായനന്റെ അഭിപ്രായം അനുസരിച്ചിട്ടാണ്, ശകലിന്റെ അഭിപ്രായം അനുസരിച്ചിട്ടാണോ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യും. ഇത്തരം ചർച്ച ഒഴിവാക്കിയിട്ട് ശാസ്ത്ര ചർച്ച സാധ്യമല്ല ഒരു വിഷയത്തെക്കുറിച്ച്. ശാസ്ത്രം എന്ന് പറയുന്നത് അനേക വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന ശബ്ദരാശിയാണ്. ആ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് ശാസ്ത്ര ചർച്ച എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും മുഖ്യമായി വരുന്ന ഒന്നാണ് ശബ്ദാർത്ഥ നിർണയം. അപ്പോൾ ശബ്ദാർത്ഥ നിർണയത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം പരിശോധിക്കേണ്ടി വരും, അതിനെ ശാസ്ത്രീയമായി പരിശോധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കർമ്മശബ്ദത്തിന് പല അർത്ഥം വരും. ഒന്ന്, പരിസ്പന്ദനം രണ്ടാമത് പ്രസിദ്ധമായ അർത്ഥം. ഈ പ്രസിദ്ധാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിൽ ദീർഘകാലമായി പ്രയോഗിച്ചു വരുന്നു കർമ്മം, അതവന്റെ കർമ്മമാണ് എന്ന് പറഞ്ഞാൽ അതവന്റെ പുണ്യമോ അവന്റെ പാപമോ, പുണ്യപാപമോ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. അതങ്ങനെ പറഞ്ഞ് പരിചയിച്ചു പോയതാണ് തഴക്കം എന്നതാണ്. ഇനി അതിനു വേണ്ടിയിട്ട് ഇനി ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, അതിന്റെ വ്യാകരണം നോക്കേണ്ട കാര്യമില്ല, ഏത് വൈയാകരണം പറഞ്ഞാണെന്ന് നോക്കേണ്ട കാര്യമില്ല, എന്നുവെച്ചാൽ വ്യുത്പത്തിയൊന്നും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്, അത് അംഗീകരിക്കുക. ഇപ്പൊ പുണ്യപാപങ്ങൾ എന്നുള്ള അർത്ഥത്തിനും അത് പ്രസിദ്ധമാണ്, പലയിടത്തും പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് കർമ്മം ചലനം എന്നുള്ള രീതിയിലും രൂഢമാണ്. ഒരു ശബ്ദം തന്നെ പല അർത്ഥത്തിൽ രൂഢമാണ്. പ്രസിദ്ധം എന്ന് വെച്ചാൽ രൂഢം. അപ്പൊ അതും ചർച്ച ചെയ്യേണ്ടി വരും. ഇനി വരുന്നത് കർമ്മശബ്ദത്തിന്റെ വ്യുത്പത്തി അർത്ഥം. അത് മുഖ്യമായും വ്യുത്പത്തി ആശ്രയിച്ചിട്ടാണ്. ക്രിയതേ ഇത് കർമ്മ, കുറഞ്ഞ ധാതുവിൽ നിന്ന് കർമാർത്ഥത്തിൽ പ്രത്യയം വരുന്നു. അത് കർമാർത്ഥത്തിൽ പ്രത്യയം വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വ്യാകരണത്തിൽ കാരകം എന്ന് പറയുന്ന പ്രകരണം പഠിച്ചാലേ അത് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാതെ ഇതൊക്കെ വ്യാഖ്യാനിക്കാം തൻ്റെ ഇടം ഉണ്ടെങ്കിൽ. കുറച്ച് വിവരക്കേടും കയ്യിൽ വേണം. ചങ്കൂറ്റം കൊണ്ട് രാമായണം വായിക്കുന്നു വ്യാഖ്യാനിക്കാം. അതെല്ലാം നമ്മളിവിടെ പറയുന്നു. അങ്ങനെയല്ല ഇവിടെ ഭാഷകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നു. അത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കണമെങ്കിൽ അതേപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവർക്കേ പറ്റൂ. അഭിപ്രായം എന്ന് പറയുന്ന ഏത് വെട്ടിക്കും പറയാം, ഒരു കാര്യമില്ല. ഇവിടെ അങ്ങനെ പരിശോധിക്കുകയാണ്. ഇവിടെ പൂർവപക്ഷിയായി വരുന്നയാളും ഇത് മോശക്കാരനല്ല, അയാളും ഈ കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ള ആളാണ്. അങ്ങനെ ഒരു ചർച്ച ചെയ്യണം. ഇപ്പൊ ക്രിയത്തെ ഇതി കർമ്മ എന്ന് പറയുമ്പോൾ കാര്യം എന്ന് പറയും. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജഗത്തൊരു കാര്യമാണ്. ജഗത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ എന്തിൻ്റെ കാര്യം? പരമ കാരണത്തിൻ്റെ കാര്യം. ജഗത്തിനെ പരമകാരണത്തിൻ്റെ കാര്യമായി അംഗീകരിക്കുമ്പോൾ, അങ്ങനെ അംഗീകരിച്ച് വരുമ്പോൾ അദ്വൈതത്തിൽ പല പ്രക്രിയകളുണ്ട്. എല്ലാത്തിനെയും കൂടി ഒരേ സമയം കയറി പിടിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഏതാ ജഗത്ത്? നിങ്ങൾ അദ്വൈതിക്ക് ഇവിടെ എവിടെയാ ജഗത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരി, വേണ്ട, ജഗത്തിനെ വിട്ടേക്കില്ല. ബ്രഹ്മത്തെ മാത്രം പിടിക്കുക. അല്ല, ഈ ജഗത്തിലിരുന്നു കൊണ്ട് ഈ ജഗത്തിനെ ആശ്രയിച്ച് വിചാരം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ജഗത്തിനും ഒരു സമാധാനം ആവശ്യമാണ്. ജഗത്തിനെ അനുഭവിക്കുന്നുണ്ട്. ഇന്ദ്രിയങ്ങളിലൂടെ ജഗത്തിനെ ഗ്രഹിക്കുകയും മനസ്സിലൂടെ അതിനെ സംബന്ധിച്ച് വിചാരം ചെയ്യുകയും എല്ലാം ചെയ്യുമ്പോൾ ജഗത്തിനെ എങ്ങനെ സ്വീകരിക്കും? അതിനെ പരമകാരണമായി സ്വീകരിക്കാൻ പറ്റില്ല. ജഗത്ത് കാരണമാണ്. ജഗത്ത് സമ്മിശ്രമാണ്. അത് കാര്യമായിരിക്കും, കാരണമായിരിക്കും, അല്ല സംഭവിക്കും, അല്ല അവിടെ സംഭവിക്കുന്നുള്ളു. പക്ഷെ പരമകാരണമല്ല. അപ്പം പരമകാരണത്തിൽ നിന്നുണ്ടായ കാര്യം അതാണ് യസ്യ ഏത കർമ്മ എന്ന് പറയുന്നത്. ഈ ജഗത്ത് ഏതൊന്നിൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഏതൊന്നാണോ ഈ ജഗത്തിനെ സൃഷ്ടിച്ചത് അതെന്താണെന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നേരത്തെ മുതൽ വന്ന് പുരുഷ ശബ്ദത്തെക്കുറിച്ച്, പിന്നെ ഏത് കർമ്മ എന്ന് പറയുന്നു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഇതിലെ വ്യാകരണങ്ങൾ പരിശോധിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള അതൊന്നുമല്ല താല്പര്യം. അത്തരം ശാസ്ത്രത്തെക്കുറിച്ച് ബോധമുള്ളവർ പരസ്പരം ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇത്തരം ഉപാധികളെ ആശ്രയിക്കുന്നു, അത്രയേ ഉള്ളൂ. ആദ്യം വ്യാകരണം പഠിക്കുക, പിന്നെ ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക, അങ്ങനെ പറയുന്നില്ല. അതറിയാമെന്നുള്ളവർ ആ സമ്പ്രദായത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഇതെല്ലാം ആവശ്യമായി വരും. ഇനി അങ്ങനെ വ്യാകരണം ഒന്നും പഠിക്കാത്തവർക്ക് ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൂടെ ആകാം, ഒരു വിരോധമില്ല. പക്ഷെ അവിടെ ഒരു നിർബന്ധമുണ്ട്. എന്താണോ അത്തരം സമ്പ്രദായത്തെക്കുറിച്ച് അറിയാത്തവർ ആ സമ്പ്രദായത്തിലൂടെ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നു. അവർക്ക് സ്വതന്ത്രമായി പറയാം. അവരിത് കാര്യം മനസ്സിലാക്കാതെ ഇത് കർമ്മണി ദിതിയാണെന്നൊന്നും കയറി പറയരുത്. എന്താണെന്ന് മനസ്സിലാക്കാതെ അത് പറയാൻ കാരണം അടുത്ത കാലത്ത് ഒരാളൊരു പുസ്തകം എന്നെ കൊണ്ട് കാണിച്ചു, മലയാളത്തിലൊരു പുസ്തകം. ഇദ്ദേഹം അതിനകത്ത് ചില വ്യാകരണ വിശേഷങ്ങളെല്ലാം ഒരു വിദഗ്ധനെ പോലെ തട്ടിവിട്ടിരിക്കുന്നു. കർമ്മണി ദിതിയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. എനിക്കറിയാൾ ഒരു മണ്ണാങ്കട്ടി അറിയാത്ത ആളാണ്. ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാ ഇതൊക്കെ എഴുതി വെച്ചത്? അതൊരു പുസ്തകത്തിൽ കണ്ടെഴുതിയാണ്. എന്താ ഇതിന്റെ താല്പര്യം? ഇതിപ്പോ സ്വാമി എന്നോട് ചോദിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ അതുപോലെയുള്ള ചില അപൂർവം ചിലർ ചോദിക്കും. സാധാരണക്കാരൻ വായിക്കുമ്പോൾ ഇതൊക്കെ ആരാ ഇതൊക്കെ അന്വേഷിക്കാൻ പോകുന്നു, അവർക്ക് മനസ്സിലാകത്തില്ല, അവരങ്ങ് വിട്ടുകളയും. എനിക്കറിയാവുന്നവർ വിചാരിച്ചോളൂ, എനിക്കും അത്രയേ ഉള്ളൂ, എന്റെ താല്പര്യം അത്രയേ ഉള്ളൂ. ഇനി ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ പറയും. അതല്ല എന്ന് മനസ്സിലാകണമെങ്കിൽ അവൻ അതിനുള്ള വിവരം വേണ്ടേ? അറിയാവുന്നവരാണെങ്കിൽ ചോദിച്ച് അവരോട് പറയും, ഞാൻ ഇന്ന് പുസ്തകത്തിൽ നിന്ന് എഴുതിയാണ്, നിങ്ങൾക്കറിയാവുന്ന പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നു? ഇത്തരത്തിലാണ് മറുപടി പറയുന്നത്. അങ്ങനെ അല്ലാതെയും ബ്രഹ്മത്തെക്കുറിച്ച് പറയാം, പക്ഷെ അതിന് നീ ഈ സമ്പ്രദായത്തിലൊന്നും കയറി പിടിക്കുന്നു. അവനവന്റെ സ്വബോധം അനുസരിച്ച് ഇതിനെക്കുറിച്ച് പറയാം. എന്നുവെച്ചാൽ ശാസ്ത്രങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഒരുമ്പടരുത്, അബദ്ധമാണ്. എന്നാ പിന്നെ ഈ ഗ്രന്ഥകാരൻ ചെയ്തതുപോലെ കോപ്പി അടിച്ചുകൂടെ ചെയ്യാൻ വിരോധമൊന്നുമില്ല. അതിനൊന്നും ആരും ഇതുവരെ പേറ്റന്റ് എടുത്തിട്ടില്ല. ആർക്ക് വേണോ കോപ്പി അടിക്കാം. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്നവന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് എന്തോ ഒരു ചെറിയൊരു കുത്തൽ അനുഭവപ്പെടും. എനിക്ക് വിവരമില്ലാത്ത കാര്യമാണല്ലോ ഞാൻ എഴുതി വെച്ചതെന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കും. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരം ചർച്ച ചെയ്യുമ്പോൾ ഇതെല്ലാം പരിശോധിക്കുന്നു. ആ ചർച്ചയ്ക്കൊരു അവലംബമായി ശ്രുതിയെ സ്വീകരിച്ചിരിക്കുന്നു. അവിടെ ഇതെല്ലാം പരിശോധിച്ചിട്ട് ഇവിടെ ഈ മൂന്ന് തരത്തിലുള്ള അർത്ഥത്തെയും എടുത്തിട്ട് ഉപാസന എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം പറഞ്ഞ അർത്ഥങ്ങളെല്ലാം സ്വീകരിക്കാം. പരിസ്പന്ദനം, പ്രാണൻ പരിസ്പന്ദനം ചെയ്യുന്നതാണല്ലോ, ആ അർത്ഥമെടുക്കാം. മുഖ്യപ്രാണന്റെ ഉപാസനയാണെന്ന് പറയാം. ഇനി പുണ്യപാപങ്ങൾ ജീവനുണ്ടല്ലോ, അത് ജീവ ഉപാസനയാണെന്ന് പറയാം, അതെല്ലാം പറയാം. പക്ഷെ കർമ്മം എന്ന് പറയുന്നതിൻ്റെ വ്യുത്പത്തി അർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ കർമ്മം എന്ന് പറയുന്ന കാര്യമാണ് ജഗത്ത് കാര്യമാണെന്ന് പറയുമ്പോൾ, യസ്യ ഏതെന്നിൻ്റെ കാര്യമാണോ എന്ന് പറയുമ്പോൾ അത് പരമാത്മാവാണ്. അപ്പോൾ ഇവിടെ കൗശീതകി ബ്രാഹ്മണത്തിൽ ചർച്ച ചെയ്യുന്നത് പരമാത്മാവിനെക്കുറിച്ചാണ്, മറ്റൊന്നിനെ കുറിച്ചുമല്ല എന്ന് ഭാഷ്യക്കാരൻ സമർത്ഥിക്കുന്നു. അങ്ങനെ ഭാഷ്യക്കാരൻ എന്തുകൊണ്ട് സമർത്ഥിക്കേണ്ടി വന്നു? ഈ ഭാഷ്യക്കാരന് മുമ്പ് വ്യാഖ്യാനിച്ച പലരും ഇതിനെ ഉപാസനാപരമായി വ്യാഖ്യാനിച്ചു. ആരൊക്കെ എന്നൊന്നും വ്യക്തമല്ല, ആരോക്കെ ഇതിനെ ഭാഷ്യക്കാരന്റെ സിദ്ധാന്തത്തിന് അനുഗുണമായും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് ചില ഭാഷ്യഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെയും വ്യാഖ്യാനം ഉണ്ടായിരുന്നു. അതിന് ഭാഷ്യക്കാരൻ അംഗീകരിക്കുന്നുണ്ട്. ചില സ്ഥലത്ത് പറയും ഇദ്ദേഹം സമ്പ്രദായ വിത്താണ്. ബ്രഹ്മസൂത്രത്തിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് എന്താണ്, അദ്വൈതത്തെ ഭാഷ്യമെഴുതി സ്ഥാപിച്ചത് ശങ്കരാചാര്യനാണെന്ന്. തെറ്റല്ല, അദ്വൈതത്തെ ഭാഷ്യമെഴുതി സ്ഥാപിക്കാൻ ശ്രമിച്ചത് ആദി ശങ്കരാചാര്യനാണ്. ഭാഷ്യമെഴുതി ശ്രമിക്കാൻ ശങ്കരാചാര്യർക്ക് മുമ്പ് പലരും ശ്രമിച്ചിട്ടുണ്ട്. അവരെ എല്ലാം ശങ്കരാചാര്യർ സൂചിപ്പിക്കുന്നുണ്ട് ഭാഷ്യക്കാരൻ. പക്ഷേ അതിനൊന്നും ഭാഷ്യക്കാരനെ പോലെയുള്ള അത്രയും വലിയ ഒരു വൈഭവം അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും അവരതിൽ പൂർണ്ണമായി വിജയിച്ചില്ല, അല്ലെങ്കിൽ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. നമുക്ക് കിട്ടിയത് ഭാഷ്യക്കാരൻ്റെ അദ്വൈത ഭാഷ്യമാണ്. അതിനു മുമ്പ് അത്തരത്തിലുള്ള ഒരു ഭാഷയും ഇല്ലായിരുന്നു എന്നല്ല ഭാഷകാരൻ തന്നെ അതിനെക്കുറിച്ച് പറയുന്നു. ഇവിടെ ആ സിദ്ധാന്തത്തെ ശിവായത് കർമ്മ എന്നുള്ള അതിൻ്റെ വ്യാഖ്യാന രൂപത്തിലുള്ള ഇവിടെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന പരമാത്മാവാണ്. ആ പരമാത്മാവിനെ അറിയേണ്ടതാണ്, ഉപാസിക്കേണ്ടതല്ല എന്നുള്ള കാര്യം അത് സർവത്ര നമ്മൾ മനസ്സിലാക്കണം. അദ്വൈതമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അദ്വൈതത്തിൻ്റെ നിലപാടെന്തെന്ന് മനസ്സിലാക്കണം. ആധ്യാത്മികതയിൽ പല നിലപാടുകളും പല കാര്യത്തിലുമുണ്ട്. ഇവിടെ അദ്വൈതത്തിൻ്റെ നിലപാട് അത് പരമാത്മാ ജ്ഞേയമാണ്, ഉപാസ്യമല്ല എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അവ ആ സന്ദർഭത്തിലെ വിഷയങ്ങളെല്ലാം നമ്മൾ പറയുന്നു. അവിടെ തന്നെ പറഞ്ഞു, വാക്യശേഷത്തിൽ പറഞ്ഞു, അഥ അസ്മിൻ പ്രാണേ ഈ കഥ ഭഗവതി. അവിടെ പരമാത്മാവിനെയാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ സുഷുപ്തിയിൽ സുഷുപ്തിയെക്കുറിച്ച് പറയും. ആ പ്രാണനൽ ഏകീഭവിക്കുന്നു. പ്രാണൻ എന്ന് പറയുന്നത് എന്റെ പ്രാണൻ എന്നുള്ള അർത്ഥം കൊടുത്താൽ അതി മുഖ്യപ്രാണൻ. അപ്പോൾ മുഖ്യപ്രാണനൽ ബാക്കിയുള്ളതെല്ലാം ലയിക്കുന്നു. ഇന്ദ്രിയങ്ങളെല്ലാം പ്രാണന്മാരാണ്, അതെല്ലാം മുഖ്യപ്രാണൻ ലയിക്കുന്നു. അതെല്ലാം ആധാരമായിരിക്കുന്ന പ്രാണസംവാദ ശ്രുതി വരുന്നുണ്ട്. അപ്പോൾ മുഖ്യപ്രാണൻ എന്ന അർത്ഥം കൊടുത്താൽ എന്താ ദോഷം? ഒരു ദോഷമല്ല, എടുക്കാം, തെറ്റല്ല. ഭാഷകാരൻ എന്ത് പറയും? പ്രാണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നർത്ഥമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് സുഷുപ്തിയിൽ ബ്രഹ്മത്തിൽ എല്ലാം ഏകീഭവിക്കുന്നു. അപ്പൊ മുഖ്യപ്രാണൻ എന്ന് പറയുന്നത് അത് ഉപാസനയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു അർത്ഥം കൊടുക്കാം, അത് ശരിയാണ്. പക്ഷേ ഇവിടെ ദൃപ്ത ബാലാഗി, ഗർഭിഷ്ഠനായ ബാലാഗി പറഞ്ഞ ശരിയല്ല. എന്താണ് ആദിത്യ പുരുഷ ചന്ദ്രമസി പുരുഷ ഇങ്ങനെ പറഞ്ഞതെന്ന് ശരിയല്ല. അതല്ല ബ്രഹ്മം. ആദിത്യനിൽ പുരുഷനുണ്ട്, പക്ഷേ അത് ദേവതയാണ്, അധിഷ്ഠാന ദേവത. ചന്ദ്രനിലും ഉണ്ട് പുരുഷൻ, അധിഷ്ഠാന ദേവതകളാണ്, അതിനെയല്ല ഇവിടെ പറയുന്നത്. ഉപാസ്യ ദേവതകളാണ്, ശ്രുതിയിൽ പറയുന്നുണ്ട് ഇത്തരം ദേവതകളുടെ ഉപാസനകളും മറ്റ്. അക്കാര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടി ഭാഷ്യകാരൻ തന്നെ പറഞ്ഞു, അവിടെ ഉദ്ധരിക്കുന്നു, ബ്രഹ്മാർണ്യ കഥം ഏകോ ദേവീതി പ്രാണൈതി സബ്രഹ്മത്യജക്ഷത. പറയുന്നു പിന്നെ ഇതിൽ ഏതാണ് ആ ദേവൻ? പറയുന്നു അതാണ് പ്രാണൻ. ഈ പ്രാണൻ എന്നുള്ള ശബ്ദമാണ് ആശയക്കുഴപ്പമുണ്ടാകുന്നത്. ചിലർ ആക്ഷേപിക്കുന്നതാണ് പ്രാണൻ എന്ന് പറയുന്ന ഒരു ശബ്ദം അതെന്താണെന്ന് എല്ലാവർക്കും അല്ല, ലോകപ്രസിദ്ധമായ കാര്യമാണ്. അതിനെ ഭാഷ്യകാരൻ തന്റെ സിദ്ധാന്തത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ബ്രഹ്മം എന്നർത്ഥം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയെന്ന് നമുക്കും തോന്നും. പ്രാണൻ എന്ന് പറഞ്ഞാൽ പ്രാണനാണ്, അതിനാ ബ്രഹ്മം എന്നർത്ഥം പറയും. എന്നിട്ട് പറയും എന്താണ് ഭാഷ്യകാരൻ പറയുന്ന ഈ ബ്രഹ്മം എന്ന് പറയുന്ന ഈ തത്വത്തിന് ശ്രുതി പ്രമാണം അല്ല. എന്തുകൊണ്ട്? ഭാഷ്യകാരൻ കൽപ്പിച്ച് വെറുതെ തന്റെ സിദ്ധാന്തത്തോടുള്ള ദുരാഗ്രഹം കൊണ്ട് പ്രാണൻ എന്ന് പറയുന്ന ശബ്ദത്തെ പോലും ബ്രഹ്മമായി വ്യാഖ്യാനിച്ചു കളഞ്ഞു എന്ന് പറയും. അങ്ങനെ ഒരു ആക്ഷേപം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ അവിടെ ബ്രഹ്മാർണ്യത്തെ കൊണ്ടുവരുന്നു. ബ്രഹ്മാർണ്യം എന്താ പറയുന്നത്? പ്രാണയിതി സബ്രഹ്മ. ഈ പ്രാണൻ എന്നവിടെ പറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തെ തന്നെ ശ്രുതി തന്നെ പറയുകയാണ് എന്ന് പറഞ്ഞാൽ ശ്രുതി ഒരേ താല്പര്യത്തിൽ പല ശബ്ദങ്ങളും പ്രയോഗിക്കും. ഇത് വ്യക്തമായി ധരിച്ചിരിക്കുന്നു. അല്ല, പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണൻ എന്ന് മാത്രമല്ല അർത്ഥം. പ്രാണൻ പോയി നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെ പോവുകയും വരികയും ചെയ്യുന്ന ആ പ്രാണൻ എന്നല്ല അർത്ഥം. സ ബ്രഹ്മ, ആ പ്രാണൻ ബ്രഹ്മം തന്നെയാണ്. അപ്പൊ ഇനിയിപ്പം ഭാഷ്യകാരന്റെ തലയിൽ ആർക്കും കുറ്റാരോപണം സാധ്യമല്ല. കൃത്രിമമായി വ്യാഖ്യാനിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവിടെ ശ്രുതിയെ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ശ്രുതി എന്ന് പറയുന്ന പ്രമാണം ഇവിടെ ഒഴിവാക്കാൻ വയ്യാത്തത്. ഇപ്പൊ ചെറു ചോദ്യം ശരിയാണ്, പണ്ടുള്ള ആൾക്കാർ ഈ ശ്രുതിയൊക്കെ പ്രമാണമായിട്ട് പറഞ്ഞു, ഇന്നുള്ളവർക്ക് ഇതിന്റെ ആവശ്യം എന്തൊന്നും. പണ്ടുള്ള ആൾക്കാർ പറഞ്ഞ കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്നുള്ള ആൾക്കാരായാലും ശരി അതിനെ തന്നെ ആശ്രയിക്കേണ്ടി വരും. ശരി, ഇന്നുള്ള ആൾക്കാർ പറയുന്നതിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. വായി തോന്നിയത് കോതയ്ക്ക് പാട്ട്, വായി തോന്നി വിളിച്ചു പറയും, എന്ത് വിളിച്ചു പറഞ്ഞാലും കൂടെ കൂടാൻ കുറച്ച് ആൾക്കാരെയും കിട്ടും. അതുകൊണ്ട് കാര്യമില്ല. പഴയ ആൾക്കാർ പറഞ്ഞത് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇന്നും നമുക്ക് ശ്രുതിയെ തന്നെ ആശ്രയിക്കേണ്ടി വരും. വേറെ വഴിയൊന്നുമില്ല. എന്താണ് പഴയ ആൾക്കാർ പറഞ്ഞത്? ഈ പ്രാണൻ എന്ന് പറയുന്നത് ബ്രഹ്മൻ തന്നെയാണ്, അതാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ശ്രുതിയെ ആശ്രയിച്ചല്ലേ ഇത് മനസ്സിലാവും, അല്ലാതെ എങ്ങനെ മനസ്സിലാവും? കാരണം ശ്രുതിയിലെ പദങ്ങളെ, ശ്രുതി വാക്യത്തെ ആശ്രയിച്ചാണ് അവിടെ ബ്രഹ്മവിചാരം ചെയ്തിരിക്കുന്നത്. അപ്പം അതിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ ആ സംശയം ഒഴിവായി. തെദ് അത് അത്യന്ത പരോക്ഷമായതുകൊണ്ട് അത്യന്ത പരോക്ഷം ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശബ്ദ സ്പർശ രൂപരസ ഗന്ധാദികളെ പോലെ ഇന്ദ്രിയ വിഷയമല്ലാത്തതുകൊണ്ട് എന്നർത്ഥം. അതാണ് അതിന് പരോക്ഷം എന്ന് പറയുന്നത്. പരോക്ഷം എന്ന് പറഞ്ഞാൽ അജ്ഞേയം എന്നുള്ള അർത്ഥം എടുക്കരുത്. അങ്ങനെയാണ്, ഇന്ദ്രിയ വിഷയമല്ല. എന്തുകൊണ്ട്? ഒരു വസ്തു ഇന്ദ്രിയ വിഷയമാകണമെങ്കിൽ അത് ശബ്ദ സ്പർശ രൂപരസ ഗുണങ്ങളെ ആശ്രയിച്ചിരിക്കണം ആ വസ്തു. അതാർത്ഥം ദ്രവ്യം രൂപം എന്ന് പറയുന്ന രൂപം എന്ന് വെച്ചാൽ നിറം, അതിനെ ആശ്രയിച്ചിരിക്കുന്ന ദ്രവ്യത്തെ മാത്രമേ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റൂ. അത്തരത്തിൽ പറയുന്നു, ഒരാൾ പറയുന്നത് ഞാൻ ബ്രഹ്മത്തെ ഇതാ കാണുന്നു എന്നൊരാൾ പറയുകയാണെങ്കിൽ നമുക്കുടൻ ചോദിക്കാം, എന്താ ബ്രഹ്മത്തിന്റെ കളറ്? വെളുപ്പാണോ അതോ കറുപ്പാണോ ചുവപ്പാണോ? എന്തുകൊണ്ട്? ചക്ഷുരിന്ദ്രിയത്തിലൂടെ ഒരു ദ്രവ്യത്തെ ഗ്രഹിക്കണമെങ്കിൽ അവിടെ ഈ നിറം ആവശ്യമാണ്. ബ്രഹ്മത്തെ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ കളർ കൃത്യമായി പറയേണ്ടി വരും. അങ്ങനെ അത് സാധ്യമല്ല. തെദ്ദാണത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കളർ കൊണ്ട് അതിനെ തിരിച്ചറിയാൻ പറ്റില്ല, ആകൃതി കൊണ്ട് തിരിച്ചറിയാൻ പറ്റത്തില്ല. വേറെന്ന് പറയാം, എന്താണ് ആ ബ്രഹ്മം തന്നെയാണ് എല്ലാ ആകൃതിയായിരിക്കുന്ന എല്ലാ, അത് വേറെ വിഷയം. അത് പറയാം, അത് ബ്രഹ്മതത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധമാണ്. ബ്രഹ്മതത്വത്തെക്കുറിച്ച് വിചാരം ചെയ്ത് നമ്മൾ ബോധിച്ച ഒരു കാര്യമാണ് എന്താണ്? പരമകാരണമായിരിക്കുന്ന ബ്രഹ്മം തന്നെ നാനാരൂപത്തിൽ പ്രതിഭാസിക്കുന്നു. അതിന്റെ പരമാർത്ഥികമായ രൂപം അത് തെദ്ദാണ്. എന്താ ഈ പാരമാർത്ഥിക രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിന്റെ വാസ്തവികമായ രൂപം അതാണ്. അത് പരോക്ഷമായി തന്നെ ഇരിക്കുന്നു. പിന്നെ ഈ പ്രതിഭാനം എന്നുവെച്ചാൽ നമ്മുടെ ഈ അനുഭവം, അത് ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളോടുകൂടിയിരിക്കുന്നു. എന്താ ഇത് ബ്രഹ്മമല്ലയാണ്? ഇത് ബ്രഹ്മം തന്നെ, പക്ഷെ ഇത് അതിന്റെ പാരമാർത്ഥികമായ രൂപമല്ല. അതുകൊണ്ടാണ് അതിനെ പ്രതിഭാനം എന്ന് പറയുന്നത്, പ്രതിഭ എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി എന്ത് പറയും? ആ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ തെദ് എന്ന് വിശേഷിപ്പിക്കും. ഇല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്യും? ബ്രഹ്മത്തെ നീ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ആർക്കും പറയാം, ഏതൊരു വിഡ്ഢിക്കും പറയാം, ഇതാ എന്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകം ഇതാണ് ബ്രഹ്മം. എന്തുകൊണ്ട്? ബ്രഹ്മം ഒന്നേ ഉള്ളൂ ഇവിടെ, അദ്വൈതമാണ്. അപ്പൊ പുസ്തകവും ബ്രഹ്മം തന്നെ എന്ന് പറയാം. അപ്പൊ ബ്രഹ്മത്തിന്റെ രൂപമായിട്ട് എന്തിനെ ഗ്രഹിക്കും? ഈ പ്രത്യേക ആകൃതിയോടുകൂടിയ പ്രത്യേക വർണ്ണത്തോടുകൂടിയിരിക്കുന്ന ഉത്പത്തി നാശങ്ങളുള്ള പരിച്ഛിന്നമായ ഈ വസ്തുവാണ് ബ്രഹ്മം എന്ന് ധരിക്കും. എന്ന് മാത്രമല്ല, ഇതാണ് ബ്രഹ്മത്തിന്റെ പാരമാർത്ഥികമായ രൂപമെന്ന് ധരിക്കും. എന്തുകൊണ്ട്? ഇത് നമുക്ക് പ്രത്യക്ഷമായിരിക്കുന്നു. അങ്ങനെ ധരിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ബ്രഹ്മജ്ഞാനികളാണ്. എല്ലാവരും ബ്രഹ്മജ്ഞാനികളായി കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയുള്ള ശ്രവണ മനന നിത്യാസങ്ങളൊന്നും ആവശ്യമില്ലാതെ. ഒരാൾ പറയുന്നു ഈ പുസ്തകം, അത് നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചു? പുസ്തകമെന്നോ ബ്രഹ്മമെന്നോ? നിങ്ങൾ പുസ്തകമെന്ന് വിളിക്കുന്നു, ഞാൻ ബ്രഹ്മമെന്ന് വിളിക്കുന്നു. ശബ്ദത്തിന് കാര്യമില്ലല്ലോ. അതുപോലെ അതുകൊണ്ട് തന്നെ തദ്ദെന്ന് ബോധിപ്പിക്കുന്നതിനോട് താല്പര്യമാണ്. അപ്പൊ തെദ് തദ്ദെന്നും പറയും, തെദ്ദെന്നും പറയും. എന്തുകൊണ്ട്? പ്രാണൻ ബ്രഹ്മമാണ്. എന്ന് പറയുമ്പോൾ അത് തെദെന്നുകൂടി പറയണം. എന്നാലേ അവന് പാരമാർത്ഥികമായ ദൃഷ്ടി ഉണ്ടാകത്തുള്ളൂ. അതിന് പാരമാർത്ഥിക ദൃഷ്ടി. ദൃഷ്ടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ധരിച്ചുകളയരുത്. ഒരു മൂന്നാം കണ്ണ് അങ്ങനെയും ധരിച്ചുകളയരുത്. ദൃഷ്ടി എന്ന് വെച്ചാൽ അറിവ് എന്നാണ്. അദ്വൈതത്തിൽ ദൃഷ്ടി എന്ന് പറയുന്ന ശബ്ദത്തിന് അറിവ് എന്നാണ് അർത്ഥം. പാരമാർത്ഥിക വസ്തുവിനെ കുറിച്ചുള്ള ബോധം. അപ്പോൾ ആ പാരമാർത്ഥിക രണ്ടു തരത്തിലും പറയാം. എന്താണ്? പാരമാർത്ഥികമായ വസ്തുവിനെ കുറിച്ചുള്ള ബോധം. അങ്ങനെ പറയുകയാണെങ്കിൽ വസ്തുവിൻ്റെ പാരമാർത്ഥികതയെക്കുറിച്ചുള്ള ബോധം. രണ്ടു തരത്തിലും പറയാം. അതായത് എൻ്റെ മുമ്പിൽ ഞാനൊരു വസ്തുവിനെ കാണുന്നു, വസ്തുവുമായി കാണുന്നു. ഇതിൻ്റെ പാരമാർത്ഥികതയെക്കുറിച്ചുള്ള ബോധം അതിങ്ങനെ വിചാരം ചെയ്തു നാനാ യുക്തികളിലൂടെ അത് സത്താണ്, ചിത്താണ്, ആനന്ദമാണ് ഇത്തരത്തിൽ അതിനെ ബോധിക്കുമ്പോൾ ഇതിൻ്റെ പാരമാർത്ഥികമായ ബോധമായി. അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ എന്താണ്? ഈ കാണുന്ന ജഗത്താണ് ഇതിനൊരു പരമമായ കാരണമുണ്ട്. ആ എന്താണ് ആ പരമകാരണം? അത് പാരമാർത്ഥികമാണ്. ആ പാരമാർത്ഥികമായ വസ്തുവിനെ കുറിച്ചുള്ള ബോധം. അങ്ങനെ അതിനെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഭാഷകാരൻ എന്താണ് തെത് ശബ്ദം പ്രയോഗിച്ചത്. അത് പരോക്ഷമായിരിക്കുന്നു. അത് പറയുമ്പോൾ തന്നെ നമ്മൾ അതാണ് അദ്വൈതത്തിൽ അതിൻ്റെ ഓരോ ഭാഗങ്ങളിലും ആ പറയുന്നതിൻ്റെ ശരിയായ താല്പര്യത്തെ ഗ്രഹിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് അദ്വൈതം എന്ന് പറയുന്ന തികച്ചും അബദ്ധ ജടിലമായ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ശാസ്ത്രം എന്നുള്ള തള്ളിത്തള്ളേണ്ടി വരും. എന്തുകൊണ്ട്? ഇവിടെ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു തെദ്. അതെന്തുകൊണ്ടാണെന്ന് ഇതുവരെ വിശദീകരിച്ചു. അതേ ബ്രഹ്മത്തെക്കുറിച്ച് തന്നെ പറയുന്നു യത് സാക്ഷാത് അപരോക്ഷ ബ്രഹ്മ. ബ്രഹ്മം എന്ന് പറയുന്ന അപരോക്ഷമാണ്. തെദ്ദിന്റെ നേരെ വിപരീതമാണത്. ഒരു ഭാഗത്ത് പരോക്ഷമെന്ന് പറയുന്നു, വേറൊരു ഭാഗത്ത് അപരോക്ഷമെന്ന് പറയുന്നു. ഇതെങ്ങനെ ശരിയാകും? രണ്ടും ശരിയാണ്. ഒരു ഭാഗത്ത് പറയുന്നതാണത് പരമകാരണമാണ്, വേറൊരു ഭാഗത്ത് പറയുന്നതാണത് കാര്യകാരണരഹിതമാണ്. അതിന് കാര്യമെന്നോ കാരണമെന്നോ പറയാൻ പറ്റത്തില്ല. രണ്ടും ശരിയാണ്. ഒരു ഭാഗത്ത് പറയും അത് ഏകരൂപത്തിലിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ ഒരു ഭാഗത്ത് പറയും. വേറൊരു ഭാഗത്ത് പറയുന്നതാണ് അത് അനേക രൂപത്തിലിരിക്കുന്നു. ഇങ്ങനെ സർവത്ര വൈരുദ്ധ്യമെന്ന് തോന്നുന്ന രീതിയിലാണ് അതിനെ പ്രതിപാദിച്ചിരിക്കുന്നത്. അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും സമന്വയിപ്പിക്കണം. പക്ഷെ ആ അദ്വൈതത്തെക്കുറിച്ച് ബോധമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരിത് പരസ്പര വിരുദ്ധമെന്ന് പറഞ്ഞ് തള്ളിക്കളയും. ഇത് ശരിയല്ല, അബദ്ധശാസ്ത്രമാണെന്ന്. ഇവിടെ എന്ത് ചെയ്യുന്നു? വീണ്ടും തെദ്ദിനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ പറയുമ്പോൾ ഉറവക്ഷി പറയുന്ന എന്താണോ, ഇവിടെ ജീവനോ പ്രാണനോ പരമാത്മാവോ വേദിതവ്യതയാ ഉപാസ്യമായി ഇവിടെ നിർദ്ദേശിക്കുകയാണ്. വേദത്തിൽ ഉപാസന ധാരാളം പറയുന്നുണ്ടല്ലോ. ഉപാസ്യമായി നിർദ്ദേശിക്കുന്നു എന്നാണ്. കർമ്മശബ്ദം അനുസരിച്ചാണ് വ്യാഖ്യാനം. കർമ്മം എന്ന് വെച്ചാൽ പുണ്യഭാവം. ഈ കർമ്മം ആരുടേതാണ്? ജീവന്റേതാണ്. യേശുവ ഏത് കർമ്മ, ഈ കർമ്മം ആരുടേത്? ജീവന്റെ. ജീവനെയാണ് പറയുന്നത്. ജീവനെ എന്തിനു ശ്രുതി നിർദ്ദേശിക്കണം? ജീവനെ ശ്രുതി ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ശ്രുതി അന്നത്തെക്കുറിച്ച് പറയും, പ്രാണനെക്കുറിച്ച് പറയും. ഇതൊക്കെ എന്തിനാ ശ്രുതി പറയുന്നത്? നമുക്ക് ശ്രുതി ഇതൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അന്നം എന്താണെന്ന് നമുക്കറിയാം, വേദം പറഞ്ഞു തരേണ്ട കാര്യമില്ല. പ്രാണൻ എന്താണെന്നറിയാം. തന്റെ പ്രാണസ്പന്ദനത്തെ അനുഭവിച്ചുകൊണ്ടാണ് സർവ ജീവന്മാരും ജീവിക്കുന്നത്. ശ്രുതി എന്തിനാ അതൊക്കെ പറയുന്നത്? ശ്രുതി അത് പറയുമ്പോൾ അത് ഉപാസിക്കുന്നതിന് വേണ്ടി പറയുന്നു. ആധ്യാത്മികമായ സന്ദർഭത്തിൽ ശ്രുതി അത് പറയുന്നു ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഉപാസ്യമായി നിർദ്ദേശിക്കുന്നു. എവിടെ അത് പറയുന്നു? അദ്വൈതിയുടെ നിലപാടതാണ്. അന്നം ഒന്നോ പ്രാണമെന്നോ മനസ്സൊന്നോ എല്ലാം പറയുമ്പോൾ അതിന് പരബ്രഹ്മം എന്നുള്ള അർത്ഥം നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഉപാസനയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നു. പരബ്രഹ്മം എന്നുള്ള ഒരു അർത്ഥത്തെ എവിടെ എടുക്കാൻ കഴിഞ്ഞാലോ, അത് ബോധത്തിന് വേണ്ടി, അറിവിന് വേണ്ടി പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നു. പറഞ്ഞിരിക്കുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞവണ ചർച്ച ചെയ്ത് നിർത്തിയ ഭാഗം. പ്രാണഭൃത്വാച്ച ജീവസ്യ ഉപപന്നം പ്രാണശബ്ദത്വം. ജീവനെ കുറിച്ച് സാധാരണ പറയുന്നതാണ് പ്രാണഭൃത് ഭിവർത്തി, ഭരണം ചെയ്യുന്നവൻ എന്ന് വെച്ചാൽ പ്രാണനെ നിലനിർത്തുന്നവൻ. ഭരിക്കുക എന്ന് പറഞ്ഞാൽ നിലനിർത്തുകയാണല്ലോ. പ്രാണനെ നിലനിർത്തുന്നവൻ ജീവൻ. എവിടെ പ്രാണനെ നിലനിർത്തുന്നു? ഈ ശരീരത്തിൽ തന്നെ. ജനിച്ച മരണം വരെ ഈ ശരീരത്തിൽ പ്രാണനെ പിടിച്ചു നിർത്തുന്നുണ്ടല്ലോ, പ്രാണശക്തിയെ. പ്രാണഭൃത്, ആ പ്രാണഭൃത് അത് ജീവനാണ്. പ്രാണനെ ധരിക്കുന്നതുകൊണ്ട് ജീവനെയും പറയാം പ്രാണനെന്ന്. മുഖ്യപ്രാണനെന്ന് പറയുന്നുണ്ട്. അതും ഇന്ദ്രിയങ്ങളുമായിട്ടാണ് വഴക്കുകൂടുന്നത്. പല സ്ഥലത്തും വന്നിട്ടുണ്ടല്ലോ പ്രാണസംവാദം. അതിന് പ്രാണനെന്ന് പറയാം. പക്ഷെ ജീവനെയും പ്രാണനെന്ന് പറയാം. അതുകൊണ്ടാണ് പറയുന്നത് പ്രാണഭൃത്വാച്ച ജീവസ്യപന്നം പ്രാണശബ്ദത്വം തസ്മാ ജീവ മുഖ്യപ്രാണയോർ അന്യതരഹ ഗ്രഹണിയോ ന പരമേശ്വര. പറയുന്നു ഇവിടെ ജഗത് സൃഷ്ടിയുടെ കർത്താവായിരിക്കുന്ന, ജ്ഞേയമായിരിക്കുന്ന പരമാത്മാവിനെ അല്ല ഗ്രഹിക്കേണ്ടത്, മറിച്ച് ഉപാസ്യമായിരിക്കുന്ന പ്രാണനയോ ജീവനെയോ ഗ്രഹിക്കാം. രണ്ടിലൊന്നിന് അന്യതര പരമേശ്വര. എന്തുകൊണ്ട്? തദ്ലിംഗ അവഗമാ, അതിനെ സൂചിപ്പിക്കുന്ന ഒരു ശബ്ദം ഇവിടെയില്ല. പരമാത്മാവിനെ നിങ്ങൾ ബോധിക്കണം എന്ന് ബോധിപ്പിക്കുന്ന ഒരു ശബ്ദം പോലും ഈ സന്ദർഭത്തിലില്ല എന്നോ. ഉണ്ട് എന്ന് ഭാഷകാരൻ പറയും. ഉണ്ടെങ്കിൽ തന്നെ അത് തിരിച്ചറിയണ്ടേ, കാണണ്ടേ? ഏവം പ്രാപ്തി ബ്രഹ്മ ഇവിടെ നിന്നുള്ള സിദ്ധാന്തം എന്താണ്? പരമേശ്വരേവ അയം ഏതേഷാം പുരുഷാണാം കർത്താസ്യ. ഇവിടെ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? യോ വൈ ബാലാക ഏതേഷാം പുരുഷാണാം കർത്ത, ഏതൊരുവാണോ ഈ പുരുഷന്മാരുടെ എല്ലാം കർത്താവായിരിക്കുന്നത്. ഈ പുരുഷന്മാരെന്ന് അവിടെ പറയാൻ എന്താണ് കാരണം? ഈ ദൃക്ത ബാലാകി, ഈ ഗർഭിഷ്ഠനായ ബാലാകി അവിടെ പോയി ഈ അജാതശത്രു എന്ന് പറയുന്ന ക്ഷത്രിയ രാജാവിനെ, കാശി രാജാവിനെ ഉപദേശിച്ചപ്പോൾ അവിടെ ഉപദേശങ്ങളെല്ലാം പറയുന്നവരെ കുറിച്ചാണ്, ഈ പുരുഷന്മാരെ കുറിച്ചാണ്. ആദിത്യനിലൊരു ദേവതയുണ്ട്, ചന്ദ്രനിലൊരു ദേവതയുണ്ട്, വിദ്യുത്തിൽ ഒരു ദേവതയുണ്ട്, ഇങ്ങനെ പറയുന്നു. അവിടെയാണ് ബ്രാഹ്മണനായ ബാലാകിയോട് ക്ഷത്രിയനായ അജാതശത്രു ചോദിക്കുന്നു. നീ ദേവതകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഈ ദേവതകളുടെ എല്ലാം കർത്താവ് ആ ആളിനെ നിനക്കറിയാമോ? അതാണ് ബ്രഹ്മം, സാക്ഷാത് ബ്രഹ്മം അതാണ്. ഇതുമെല്ലാം ബ്രഹ്മം തന്നെ, പക്ഷെ സാക്ഷാത് ബ്രഹ്മമല്ല ഇതൊന്നും. അതുകൊണ്ടാണ് അപുരുഷ ശബ്ദത്തെ എടുത്തു പറയുന്നത്. എന്താണ്? പരമേശ്വരേവായം ഏതേഷാം പുരുഷാണാം കർത്താസ്യാദ്, ഈ പുരുഷന്മാരുടെ എല്ലാം കർത്താവായിരിക്കുന്നത് പരമേശ്വരനാണ്. നീ പറയുന്ന ജീവനോ മുഖ്യപ്രാണനോ ഒന്നുമല്ല. അദ്വൈതം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. അദ്വൈതം എന്ന് പറയുന്നത് നിർഗുണവും നിഷ്ക്രിയവും നിരാകാരവുമായ ഒരു തത്വത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്ന അദ്വൈതത്തിൽ തന്നെ പറയും ഈ പറഞ്ഞതുപോലെ എന്താണ്? പുരുഷാണാം കർത്ത, ഈ കാണുന്ന ഈ ദേവതകളുടെ എല്ലാം കർത്താവായിരിക്കുന്നത് പരമേശ്വരനാണെന്നും പറയും, ബ്രഹ്മമാണെന്നും പറയും. ഇത് രണ്ടും പറയും. അപ്പോ നിർഗുണവും നിഷ്ക്രിയവും നിരാകാരവുമായിരിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ച് പറയുകയും ആ അതേ വായു കൊണ്ട് തന്നെ അടുത്ത് പറയുന്ന എന്താണ്? ജഗത്തിന് ഒരാള് സർവജ്ഞനും സർവശക്തനുമായ ഒരു ഈശ്വരനും കർത്താവാണെന്നും അദ്വൈതത്തിൽ തന്നെ പറയുന്നു. വേറെ ആരെങ്കിലും ഒരു ആക്ഷേപം പറയുന്നാൽ അദ്വൈതം തന്നെ പറയുന്നു. ഇതെന്ത് അദ്വൈതമാണ്? ഇതിനും വൈരുദ്ധ്യവിന്റെ പറയുന്നില്ല. എന്താണോ ഇത്, ഇത് രണ്ടും പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നിർഗുണവും നിഷ്ക്രിയവും നിരാകാരവുമായ ആണ് ബ്രഹ്മം എന്ന് പറയുന്നതും, സർവജ്ഞനും സർവശക്തവുമായ ഈശ്വരനാണ് ജഗത് കാരണം എന്ന് പറയുന്നത്. രണ്ടിന്റെയും അദ്വൈതിക്ക് താല്പര്യം ഒന്നേ ഉള്ളൂ. ഈ പരസ്പര വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിന്റെ താല്പര്യം ബ്രഹ്മം എന്ന് പറയുന്ന തത്വത്തെ ബോധിക്കുക എന്നുള്ളതാണ്. ബ്രഹ്മം എന്ന് പറയുന്ന ആ തത്വത്തെ ശരിയായി ബോധിച്ചവനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മഭിന്നമായിട്ടൊരു ജഗത്തില്ല, അങ്ങനെ ഒരു ജഗത്തിന്റെ കർത്താവിന്റെ ആവശ്യമില്ല. ഇപ്പൊ സർവജ്ഞനും സർവശക്തനുമായിട്ടുള്ള ഒരു സൃഷ്ടി കർത്താവിന്റെ ആവശ്യമേയില്ല എന്നുകൊണ്ടാണ് ഇത് അദ്വൈതമാണ്. ആവശ്യമില്ലാത്ത കാര്യം ചിന്തിക്കുന്നത് എന്തിനു? എങ്ങനെ ബ്രഹ്മത്തെ തത്വത്തിൽ ഗ്രഹിക്കുന്നു? ഇതെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ടൂറ് കഴിഞ്ഞുകൊണ്ട് ഒന്നുകൂടെ പറയുകയാണ്. എല്ലാം പോയിരിക്കുമെന്ന് എനിക്കറിയാം. തത്വത്തെ പറയുകയാണ്. ഇപ്പൊ കേട്ടപ്പോ എല്ലാവർക്കും ആദ്യമായി കേൾക്കും പോലെ തോന്നുന്നില്ലേ? എല്ലാവർക്കും അങ്ങനെ തോന്നും ആദ്യമായി കേൾക്കണം. അങ്ങനെ അല്ലെന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി പറയുന്നതാണ്. എന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ആദ്യം കേൾക്കുന്നു. പുറത്തിറങ്ങി ഒരിക്കൽ കൂടെ കേട്ടുകഴിഞ്ഞാൽ ഇത് പണ്ടും കേട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ തത്വത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ബോധിപ്പിക്കുന്നത്. ഇങ്ങനെ വിരുദ്ധമായി തത്വത്തെ ബോധിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവിടെ ജഗത്തില്ല, അയാൾ പിന്നെ ജഗത് കാരണത്തെ അന്വേഷിക്കുന്നുണ്ട്. ജഗത്തിനെന്താ കാരണം അന്വേഷിക്കുന്നുണ്ട്. അവിടെ കാര്യകാരണത്തെ നിശ്ചയിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ഇത് അദ്വൈതമാണ്. രണ്ടില്ലാതെ ഇങ്ങനെ കാര്യവും കാരണവും വരുന്നു. രണ്ടില്ലാതെ എന്ന് പറയുമ്പോൾ രണ്ട് പരമാർത്ഥത്തിൽ ഇല്ലാതിരിക്കെ, അതെന്താ പരമാർത്ഥത്തിൽ ഇല്ലാതിരിക്കുന്നത് ചോദിക്കുന്നത്. നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിരന്തരം അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാരുടെയും കുറ്റമല്ല, മനസ്സിന്റെ ഒരു സ്വഭാവമാണ് ജിജ്ഞാസ. അതെപ്പോഴും അറിയാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല ഒരുവൻ, അജിജ്ഞാസയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അത് പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള ജിജ്ഞാസയാണെങ്കിൽ ആ വഴിക്ക് പോകും. അതല്ലെങ്കിൽ ആ ജിജ്ഞാസ എന്ന് പറയുന്നത് പരദൂഷണത്തിലേക്ക് പോകുന്നു. ഈ പരമാർത്ഥം അല്ലെങ്കിൽ പരദൂഷണം. അതുകൊണ്ടാണ് നമ്മൾ ചുറ്റുമുള്ളവനെ നോക്കുന്നത്. അവനെന്താ പ്രശ്നം? എനിക്ക് പരിഹരിക്കത്തക്ക വല്ല പ്രശ്നം അവനുണ്ടോ? പരിഹരിച്ചു കൊടുക്കാം. പരദൂഷണ എന്തുകൊണ്ട്? മനസ്സിന്റെ ഒരു സ്വഭാവമാണ്. വെള്ളത്തിന്റെ സ്വഭാവം, അഗ്നിയുടെ സ്വഭാവം അത് വിടാത്ത പോലെ മനസ്സിന്റെ സ്വഭാവം അത് വിടത്തില്ല, ചാകുന്നതുവരെ വിടത്തില്ല. അപ്പോൾ അത് ജിജ്ഞാസ എന്ന് പറയുന്നത് പരമാർത്ഥത്തിൽ ജിജ്ഞാസ അല്ലെങ്കിൽ പരദൂഷണത്തിലേക്ക് പോകും, സ്വാഭാവികമാണ്. അപ്പൊ ഇവിടെ അറിയാനുള്ള ആഗ്രഹത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ചോ പരമാർത്ഥത്തെ ബോധിക്കുന്നതിനുള്ള ആഗ്രഹത്തെക്കുറിച്ചാണ്, അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പരമാർത്ഥത്തെ ബോധിക്കുക അല്ല, അറിയാൻ ശ്രമിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ പോരാ. പരമാർത്ഥം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുമ്പോൾ ബ്രഹ്മത്തെക്കുറിച്ച് തന്നെ പറയുന്നു. ബ്രഹ്മത്തെക്കുറിച്ച് കേൾക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. അവിടെ എന്താണ്? പരമാർത്ഥത്തിൽ എന്താണ് എന്നല്ല നമ്മൾ അറിയാൻ ശ്രമിക്കുന്നതെങ്കിൽ പരമാർത്ഥമല്ലാത്ത ബ്രഹ്മത്തെ അറിയും. പരമാർത്ഥ അല്ലാത്ത ബ്രഹ്മത്തെക്കുറിച്ച് അറിയുമ്പോഴാണ് അവിടെ ഉപാസന ആരംഭിക്കുന്നത്. അത് ബ്രഹ്മം തന്നെ, പക്ഷെ അതിനെ അതിൻ്റെ പരമാർത്ഥമായ രൂപത്തിൽ അറിഞ്ഞില്ല. അറിയാതിരിക്കുന്നിടത്തോളം കാലം അവിടെ ഉപാസന വരും. ബ്രഹ്മത്തിൻ്റെ തലയിൽ ഒരു കിരീടവും ബ്രഹ്മത്തിന് നാല് കൈകളും ബ്രഹ്മത്തിന് എൻ്റെ ഓരോ കൈകളിലും ഓരോ ആയുധങ്ങളും നാലോ പതിനാറോ പതിനെട്ടോ എത്ര കൈ വേണോ വയ്ക്കാം. അതിന് ആടയാഭരണങ്ങളും എല്ലാം നമ്മൾ അണിയിച്ചു കഴിഞ്ഞാൽ എന്തായി? അത് ഉപാസ്യമായി. ആണ് ഉപാസനം. അതാണോ എൻ്റെ പരമാർത്ഥ സ്വരൂപം? അല്ല. നമ്മൾ കൽപ്പിച്ച് എന്തിന്? എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷം, അല്ലെങ്കിൽ അതിനുകൊണ്ട് ജിജ്ഞാസ, അല്ലെങ്കിൽ അതാണ് എനിക്ക് സുഖം തരുന്നത്, അതാണ് എനിക്ക് സമാധാനം തരുന്നത്, വേണ്ടി വന്നാൽ പറയും അതാണ് എനിക്ക് മുക്തിയെ തരുന്നത് ആയിക്കോട്ടെ. അത് പരമാർത്ഥത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ. എന്താ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ? പരമാർത്ഥജ്ഞാനത്തിൽ അവസാനിക്കുന്നു. അല്ലാതെയുള്ള ജിജ്ഞാസകളെല്ലാം ഉപാസനയിൽ അവസാനിക്കുന്നു. ഇതാണ് അദ്വൈതത്തിൻ്റെ നിലപാട്, എൻ്റെ നിലപാട്. അതാണ് ദേവത ഉപാസനകളെല്ലാം വരുന്നത് ആ തരത്തിലാണ്. പരമാർത്ഥം ജ്ഞേയമായിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ അറിയാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനല്ല പ്രാധാന്യം, പരമാർത്ഥത്തെ അറിയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ആ പരമാർത്ഥത്തെ അറിയാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഉപാസ്യമായി ഒന്നും ശേഷിക്കുന്നില്ല, അവിടെ കാര്യകാരണം ഒന്നും ശേഷിക്കുന്നില്ല, അപ്പോൾ അവിടെ പരമാർത്ഥത്തെ നിർവിശേഷമായി ബോധിക്കുന്നു. പരമാർത്ഥത്തെ നിർവിശേഷമായി ബോധിക്കുമ്പോൾ ഈ പ്രക്രിയകളിൽ വൈരുദ്ധ്യമില്ല. അതാ പറഞ്ഞു വന്നത്. സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരനെന്ന് പറയുന്നുണ്ടോ, നിർഗുണവും നിരോകാരവുമായ ബ്രഹ്മമെന്ന് പറയുന്നതിനൊന്ന് യാതൊരു വൈരുദ്ധ്യമില്ല. പക്ഷെ അതിനാണ് പറയുന്നത്, എന്താണ് മനസ്സിരുത്തി മനസ്സിലാക്കണം, മനസ്സോടെ മനസ്സിലാക്കണമെന്നൊക്കെ പറയുന്നതാണ്. എന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ. നിങ്ങളിതിനെ അംഗീകരിക്കാൻ തയ്യാറില്ലാതെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ? നാഴിക്കകത്ത് ഇടങ്ങഴി കയറ്റും പോലെ ഇരിക്കും, കയറത്തില്ല. മനസ്സിലാകത്തില്ല. അപ്പോൾ ഉൾക്കൊള്ളാൻ തയ്യാറായി മനസ്സിലാക്കുമ്പോഴേ ഇത് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, പഠിക്കുവാൻ വിമുഖനായ ഒരു കുട്ടിയെ ബലം പ്രയോഗിച്ച് ക്ലാസ്സിലിരുത്തും പോലെയാണ്. അവനെന്ത് മനസ്സിലാക്കും? ഒരാള് ഈ അദ്വൈതത്തെ നിഷേധിക്കാൻ വേണ്ടി ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നെന്നിരിക്കട്ടെ, വളരെ ലഘുവായ ഒരു കാര്യം ഞാൻ പറയാം. അയാൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, നിഷേധിക്കാൻ വേണ്ടി. ഒരിക്കലും അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം മനസ്സിലായിട്ടല്ലേ നിഷേധിക്കാൻ പറ്റൂ. നിഷേധിക്കാൻ വേണ്ടിയാണ് അയാൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ജീവിതകാലത്ത് അയാൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ഏതുപോലെ മനസ്സുകൊണ്ട് വൈമുഖ്യം പ്രകടിപ്പിക്കുന്ന ഒരു കുട്ടിയെ അധ്യാപകൻ ബലമായി ക്ലാസ് ഇരുത്തി ഒരു വിഷയം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഒരിക്കലും നടക്കത്തില്ല. എൻ്റെ അനുഭവം അങ്ങനെയാണെങ്കിൽ കണക്കിനോട് വലിയ വിരോധമായിരുന്നു. ഒരിക്കലും എനിക്കത് പഠിക്കാനും പറ്റിയിട്ടില്ല. എന്തുകൊണ്ട്? എനിക്കിഷ്ടമില്ലാതെ. പിന്നെ എത്ര സാറന്മാർ എത്ര ചൂരൽ ഓടിച്ചിട്ടും കാര്യം വല്ല ഉണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് നിഷേധിക്കാൻ വേണ്ടി ഇത് ഒരാൾ, ശരി, ഒരാൾ പറയാണ് എനിക്ക് ഈ അദ്വൈതത്തെ ഒന്ന് നിഷേധിക്കും, അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ അദ്വൈതം പഠിക്കാൻ പോവുകയാണ്. നടക്കില്ല, സാധിക്കുന്ന കാര്യമില്ല. എന്തുകൊണ്ട്? അദ്വൈതത്തെ ഗ്രഹിക്കണമെങ്കിൽ അദ്വൈതത്തെ ഉൾക്കൊള്ളുന്ന ഒരു മനസ്സായിരിക്കും. നിങ്ങളൊന്നിനെ ഉൾക്കൊണ്ടാൽ പിന്നെ എങ്ങനെ നിങ്ങളതിനെ നിഷേധിക്കും? അസാധ്യമായ കാര്യമാണ്. എന്താ ഞാനിത് ഈ സന്ദർഭത്തിൽ പറയുന്നത്? കാരണം ഈ പറയുന്ന വൈരുദ്ധ്യം കാണുന്നവരോട് പറയും, നിർഗുണമായ തത്വമാണെന്ന് പറയുന്നു, പിന്നെ അവിടെ സർവജ്ഞനായ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ശരി, ഇതിനെ ഉൾക്കൊള്ളാൻ ഒരാൾ തയ്യാറാണോ? അനായാസമായി ഉൾക്കൊള്ളാം. ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിഷേധിക്കാൻ നിങ്ങൾക്കൊന്നും ശേഷിക്കുന്നുണ്ട്. ഒരു ഈശ്വരനും ശേഷിക്കുന്നുണ്ട്, ഒരു ജഗത്ത് ശേഷിക്കുന്നുണ്ട്. പിന്നെന്താ നിങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നു, അവിടെ ജിജ്ഞാസ അവസാനിച്ചിരിക്കുന്നു, പിന്നെ അതിനറിയാൻ ആഗ്രഹിക്കുന്നില്ല. ഏത് തത്വത്തെ? ആ ജിജ്ഞാസയ്ക്ക് ശമനം വന്നിരിക്കുന്നു. തത്വത്തിനോടുള്ള ജിജ്ഞാസയ്ക്ക് അവിടെ ശമനം വന്നിരിക്കുന്നു. എന്ന് വിചാരിച്ച് ജിജ്ഞാസയ്ക്ക് ശമനം വന്നു എന്ന് അർത്ഥം ധരിച്ചുള്ളതിന്. ജിജ്ഞാസ പറയുന്നില്ലേ, ചാകുന്നതുവരെ പോകത്തില്ല. ഒരു ശബ്ദം കേൾക്കുന്നു, എന്താ ശബ്ദം? അത് ജിജ്ഞാസയാണ്. അത് ശരീരമുള്ളിടത്തോളം കാലം ആ ജിജ്ഞാസ ശമിക്കത്തു. ഒരു രൂപം കാണുന്നു, എന്താ രൂപം? അതില്ലാതാകത്തില്ല. അത് ഇന്ദ്രിയങ്ങളുടെ സ്വഭാവമാണ്, മനസ്സിന്റെ സ്വഭാവമാണ്. അതങ്ങനെ ജിജ്ഞാസ ഉണ്ടായിക്കൊണ്ടിരിക്കും. ജിജ്ഞാസ നിവൃത്തി എന്ന് പറയുന്നത് എന്താണ്? പരമാർത്ഥത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ പരമാർത്ഥ വിഷയകമായിട്ടുള്ള ജിജ്ഞാസ ഉണ്ടാകുന്നുണ്ട്. അക്കാര്യത്തിന് നമുക്ക് തെറ്റിദ്ധാരണ വരാൻ പാടില്ല. ഇവിടുത്തെ ചർച്ച ആദ്യമേ പറഞ്ഞു എന്താണ്? പരമാർത്ഥ തത്വത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. അതാണ് ഭാഷകാരം വെളിപ്പെടുത്തുന്നത്. അത് വെളിപ്പെടുത്തുന്നിടത്ത് എന്താണ്? ഒരു തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾക്കും സ്ഥാനമില്ല. അതുകൊണ്ടിവിടെ പറയുന്നു, പരമേശ്വരനാണ് ജഗത്തിന്റെ സൃഷ്ടികർത്താവ്. അത് പരമേശ്വരനാണ് ജഗത്തിന്റെ സൃഷ്ടികർത്താവ് എന്ന് പറയുമ്പോൾ നിർഗുണ നിരാകാരമായ ബ്രഹ്മം എങ്ങനെ സൃഷ്ടികർത്താവ് എന്ന് പറയുന്ന പഴയ ചോദ്യം വീണ്ടും നമ്മുടെ മനസ്സ് ഉയർന്നു വരും. കാരണം നമ്മളത് മനനം ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് വീണ്ടും അതിനെ ആവർത്തിക്കുന്നത്. അത് അതിന്റെ സമാധാനം ഇതാണ്, ഇത് പരമാർത്ഥ ചിന്തയാണ്. ഇവിടെ ഇപ്പോൾ എന്തിനാ ചർച്ചയ്ക്കെടുത്ത്? കാരണം ഇവിടെ ചർച്ച ചെയ്യുന്ന ഉപാസകനോടാണ്. അപ്പൊ ഇവിടെ ഉപാസ്യമായിട്ടൊന്നും തന്നെ ഇല്ല, ജ്ഞേയമായിട്ട് ഒരേ ഒരു സത്യമേ ഉള്ളൂ. ഇതാണ് ഇവിടെ പറയുന്നത്. അതിനെ പരമാർത്ഥത്തിൽ ബോധിക്കുക, അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച. കസ്മാതുപക്രമ സാമർഥ്യം, അതിവിടെ ഈശ്വരനാണോ? ഈശ്വര കർത്തൃത്വത്തെക്കുറിച്ച്, ഈശ്വര സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത് എന്നെങ്ങനെ മനസ്സിലാക്കാം? ഉപക്രമം തുടക്കം അതാണ്. ഉപക്രമ സാമർഥ്യ, ഉപക്രമത്തിന്റെ സാമർഥ്യം കൊണ്ട്. അതീ പറഞ്ഞാൽ ഉപക്രമത്തിന്റെ ശേഷി കൊണ്ട് എന്നുവെച്ചാൽ ഉപക്രമത്തിൽ ആ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു. അതിന്റെ ആ സന്ദർഭത്തിൽ പറയുന്നു, ഇഹ ഹി ബാലാകിർ അജാതശത്രുനാസഹ ബ്രഹ്മത്തെ ബ്രവാണീതി സംവദിതു ഉപചക്രമേ. ഇവിടെ ബാലാകി എന്ന് പറയുന്ന ബ്രാഹ്മണൻ ദൃപ്ത ബാലാകി എന്ന് പറയുന്നത് ഗർഭിഷ്ഠനാണ്. കാരണം വേദമെല്ലാം പഠിച്ചിരിക്കുന്നു, അപ്പൊ തനിക്ക് ഒരുപാട് അറിവുണ്ട്. ആരെയും കയറി ഉപദേശിക്കും, ആരുടെയും ഗുരുവാകും, ആരെയും പഠിപ്പിച്ച് ഗുരുവാകും. അപ്പോൾ ശിഷ്യന്മാരുടെ എണ്ണം കൂട്ടാം എന്ന് കരുതിയിട്ട് പോയതവിടെ കാശി രാജാവായ അജാതശത്രുവിന്റെ അടുത്ത്. ഇയാൾ വിചാരിച്ചിരിക്കുന്ന എന്താണ്? ഞാൻ എന്റെ ജോലി എന്ന് പറയുന്ന വേദം പഠിക്കുകയും ആൾക്കാരെ ഉപദേശിക്കുകയാണ്. രാജാവെന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യകാര്യങ്ങളെല്ലാം നിർവഹിച്ചിരിക്കുന്ന ആളാണ്. അയാൾക്ക് എവിടെ ഈ അറിവൊക്കെ ഉണ്ടാകാൻ? എവിടെ ആ സമയം? അയാൾ യുദ്ധവും സമാധാനവും ഒക്കെ ആയിട്ട് നടക്കുന്നയാളാണ്. അതുകൊണ്ട് അവിടെ വലിഞ്ഞു കയറി ഉപദേശിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെന്ന് പറയുന്നത് ബ്രഹ്മത്തെ ബ്രവാണി, ഇതാ ഞാൻ നിനക്ക് ബ്രഹ്മത്തെ ഉപദേശിക്കാൻ പോവുകയാണ്, കേട്ടോളൂ. രാജാവ് ചോദിച്ചൊന്നുമില്ല, കാരണം രാജാവിന് ചോദിക്കേണ്ട കാര്യമില്ല, രാജാവിനറിയാം. ഇയാളുടെ ചോദിക്കേണ്ട കാര്യം എന്താണ്? ഓരിടത്തും വലിഞ്ഞു കയറി പ്രസംഗിക്കാൻ പോകരുത്, അബദ്ധം പറ്റും. സ്റ്റേജ് ചോദിച്ചു വാങ്ങരുത്, അറിഞ്ഞ് ക്ഷണിച്ചാ പോവാം. അതും അറിയാൻ വേണ്ടിയാണെങ്കിൽ. അറിയാൻ വേണ്ടിയാണെങ്കിൽ പോകാം. അറിയാനുള്ള താല്പര്യമുണ്ടോ എങ്കിൽ അവിടെ പോയി നമുക്ക് പറയാം. അല്ലാത്തടത്ത് പോയിട്ട് കാര്യമെന്താ? അവൻ ഉൾക്കൊള്ളാനുള്ള മനസ്സില്ലെങ്കിൽ പറയുന്നത് ഗ്രഹിക്കില്ല. പറഞ്ഞിട്ടെന്താ പ്രയോജനം? പോത്തിന്റെ ചുവട്ടില് വേദത്തെ ഓതുന്നത് പോലെയുള്ളൂ. പക്ഷേ ദൃപ്ത ബാലാകി എന്ത് ചെയ്തു? ഈ രാജാവിന് പോയി ഉപദേശിക്കാൻ ചെന്നു. ഇത് സംവദിതും ഉപചക്രമേ, അവിടെ സംവാദം ആരംഭിച്ചു. അവിടെ സംവാദം എന്ന് പറയുന്നത് എന്താണ്? ഇതെല്ലാം കേട്ടിട്ട് രാജാവും മിണ്ടാതിരുന്നില്ല. രാജാവ് ആദ്യം പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരുന്നു, പിന്നെ ചോദിച്ചു, ഇനി നിനക്ക് ബ്രഹ്മത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോഴാണ് അയാൾ ചിന്തിക്കുന്നത്, ബ്രഹ്മത്തെക്കുറിച്ച് ഇനിയും പറയാനുണ്ടോ? ഞാൻ ബ്രഹ്മത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം മനസ്സിലായി, ഈ രാജാവിന് എന്നെക്കാളും വിവരമുണ്ട്. ഗുരുവായിട്ട് ചെന്നവൻ ശിഷ്യനായി തിരിച്ചു പോകും. സച കഥചിത് ആദിത്യാദ്യധികരണാൻ പുരുഷാൻ അമുഖ്യ ബ്രഹ്മദൃഷ്ടിബാജ ഉക്ത്വാ തൂഷ്ണീം ബഭൂവ. ഓരോന്ന് പറയുമ്പോഴും നിനക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾക്ക് പറയാനുള്ള എന്താണ്? ഇയാളാകെ മനസ്സിലാക്കിയിരിക്കുന്ന ദേവതകളെ കുറിച്ചാണ്. ആദിത്യദേവത, ചന്ദ്രദേവത, വിദ്യുത് ദേവത, ആകാശദേവത, അഗ്നിദേവത, ഇതൊന്നും ബ്രഹ്മമെന്ന് ഏതിനേയും പറയാൻ ഒരു ദോഷം. സർവനാമരൂപങ്ങളെയും ബ്രഹ്മമെന്ന് പറയും. പക്ഷെ അതൊന്നും മുഖ്യ അർത്ഥത്തില്ല. എന്നുവെച്ചാൽ പാരമാർത്ഥികമായിട്ടല്ല, പാരമാർത്ഥികമായ ബോധം ഇയാൾക്ക് ഉണ്ടായിട്ടില്ല, ഉണ്ടെങ്കിൽ ഇതാണെന്ന് പറയത്തില്ല. പാരമാർത്ഥികമായ ബോധത്തിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് ഏതിനേയും ബ്രഹ്മമെന്ന് പറയാം. വ്യത്യാസം അസുവേയും പാരമാർത്ഥികമായ ബോധം കൂടാതെ ഏതിനെങ്കിലും ബ്രഹ്മമെന്ന് പറഞ്ഞാൽ അതൊട്ട് ശരിയാകത്തുമില്ല. പരമാർത്ഥികമായ ബോധത്തിൽ നിന്നുകൊണ്ട് ആദിത്യ ദേവതയും ബ്രഹ്മമാണെന്ന് പറഞ്ഞ ഒരു തെറ്റുമില്ല. എന്തുകൊണ്ട് തത്വമസി നീ ബ്രഹ്മമാണെന്ന് പറയുന്നു, പിന്നെ എന്തുകൊണ്ട് ദേവതയെ ബ്രഹ്മമെന്ന് പറഞ്ഞുകൂടാ? പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചത്. ഇവിടെ പാരമാർത്ഥിക ബോധം കൂടാതെ ഈ ദേവതകളെയെല്ലാം ബ്രഹ്മമെന്ന് പറഞ്ഞിട്ട് ഉക്ത്വാ തൂഷ്ണീം ബഭൂവ, പിന്നൊന്നും പറയാൻ കഴിയാത്തവനായി നിശബ്ദനായി. നല്ല ഹോട്ടലിൽ കയറി ഉണ്ടു കഴിഞ്ഞാലേ ഊണിൻ്റെ രുചി മനസ്സിലാവും. എന്നും മോശം ഹോട്ടലിൽ നിന്നാണ് ഊണ് കഴിക്കുന്നതെങ്കിൽ ഊണിൻ്റെ ശരിയായ ടേസ്റ്റ് മനസ്സിലാകത്തില്ല. ഇപ്പോഴാണ് ദൃപ്തബാലായിക്ക് പിടികിട്ടിയത്, ശരിയായ ഊണ് എന്താണ് എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് പറയുന്നത് നല്ല ഹോട്ടലിലും കയറി ഊണ് കഴിക്കണം, ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇയാൾക്ക് പിന്നെ ഒന്നും മിണ്ടാൻ കഴിയാതെ വന്നപ്പോ തം അജാതശത്രു ബ്രഹ്മത്തെ ബ്രവാണി ആണ് പറയുന്നത്. മിഷാവൈഖലു, നീ പറഞ്ഞൊക്കെ വെറും പൊള്ളയായ കാര്യങ്ങളാണ്. എന്താ, ദേവതകളൊന്നും ഇല്ലാത്തവണമല്ല, ഉപാസനയില്ലാത്തവണമൊന്നുമല്ല, പരമാർത്ഥമാണെന്ന് ധരിച്ചുകൊണ്ട് നീ എന്തൊക്കെയാണോ പറഞ്ഞത് അതൊക്കെ വെറും പൊള്ള കഴമ്പില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. ഇനി നമുക്ക് സംവാദം വേണ്ട. സംവാദം എന്ന് പറയുമ്പോൾ രണ്ടുപേര് തമ്മിലുള്ള ഇടപാടാണ്. രണ്ടുപേര് ഒരു വിഷയത്തെക്കുറിച്ച് രണ്ടുപേര് ശരിയായ രീതിയിൽ ഗ്രഹിച്ചിട്ട് ചർച്ച നടത്തുമ്പോഴേ അത് സംവാദമാവും. അങ്ങനെ സംവാദം എന്ന് പറയുന്നു, പറയാൻ പറ്റത്തില്ല. ഒരാൾക്ക് വിഷയത്തെക്കുറിച്ച് അറിയത്തില്ല, ഒരാൾക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിയാം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംവാദമാകത്തില്ല. ഉദാഹരണം പറയാം. ഇപ്പോ ഒരു വൈയാകരണന്റെ അടുത്ത് ഒരാൾ ചെന്നിട്ട് പറയുന്നു, അയാൾ വ്യാകരണം ഒന്നും പഠിച്ചിട്ടേ ഇല്ല. അയാൾ പറയുന്നു, നമുക്ക് ഈഗോ എനർജിയെ കുറിച്ചൊരു സംവാദം നടത്തിയാൽ എങ്ങനെയിരിക്കും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഒരാൾ വ്യാകരണം പഠിച്ചിട്ടില്ല, ഒരാൾ വൈയാകരണനാണ്, അവിടെ സംവാദം നടക്കുമോ? എന്താ, അവിടെ അധ്യയനവും അധ്യാപനവും നടക്കും. ഒരാൾ പഠിപ്പിക്കുക, മറ്റൊരാൾ പഠിക്കുക. അതേ അവിടെ നടക്കത്തുള്ളൂ. അപ്പോൾ ഒരു വൈയാകരണന്റെ അടുത്ത് ഒരാൾ ചെന്നിട്ട് പറയുകയാണ്, നമുക്ക് ഈഗോ എണച്ചയെക്കുറിച്ചൊരു സംവാദം നടത്തിക്കളയാം. തന്തന്റെ പണിക്ക് പോകും, കാരണം ചിലപ്പോൾ തല്ലിലേ അവസാനിക്കത്തുള്ളൂ. കാരണം ഇയാൾ പറയുന്നത് അയാൾക്ക് മനസ്സിലാകത്തില്ല, അയാൾ പറയുന്നത് ഇയാൾക്ക് അംഗീകരിക്കാനും നോക്കത്തില്ല. ആകെ പ്രശ്നമോ? അപ്പോൾ അവസാനം വിചാരിക്കും തല്ലി ജയിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംവാദമില്ല. അധ്യയന അധ്യാപനമുണ്ട്. ഒന്ന് സംവാദത്തിന് പോകണമെങ്കിൽ ആദ്യം അയാൾക്കത് അറിയാമോ എന്ന് പരിശോധിക്കും. പഴയകാലത്ത് അങ്ങനെയാണ്, സംവാദങ്ങൾ വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ വേറൊരാൾ സംവാദത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും, ഒരു ചോദ്യാവലി അയച്ചു കൊടുക്കും, അയാളത്ത് പറയും ഇതിന് ഇത്രയും മറുപടി തരിക. അല്ല ആരെങ്കിലും സംവാദത്തിന് വിളിച്ചാൽ പോകത്തില്ല, ഇത്രയും മറുപടി തരാൻ പറയും. ആ മറുപടി വായിച്ചു നോക്കിയിട്ട് ആ വിഷയത്തിൽ ഇയാൾക്ക് ഗ്രാഹ്യമുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പോകും, ഇല്ലെങ്കിൽ പോകത്തില്ല. സാറിന് നാട്ടിൻപുറത്ത് പറയാനില്ല, വിവരമില്ലാത്തവൻ്റെ അടുത്ത് വർത്തമാനം പറയരുത്. അങ്ങനെ സംവാദം നടക്കത്തില്ല. മറിച്ച് അങ്ങനെ നമുക്കൊരു ചർച്ച നടത്താമെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജിജ്ഞാസമാണെങ്കിൽ അവന് പറഞ്ഞു കൊടുക്കാം. ജിജ്ഞാസ ഇല്ലാതിരിക്കുകയാണെങ്കിൽ പിൻവലിയാം, രണ്ടിലേതെങ്കിലും ഒന്നേ പറ്റൂ. സംവാദമല്ല, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മാ സംവദിഷ്ഠ. നമ്മുടെ ഈ സംവാദം അങ്ങ് അവസാനിപ്പിക്കാം. ഇയാൾ സംവാദത്തിലേ വന്നത്, അതവിടെ ഇവിടെ അവസാനിക്കണം. കാരണം എന്താണ്, നിനക്ക് വിവരമില്ല, നിന്നോട് സംവദിച്ചിട്ട് കാര്യമില്ല. ആദ്യം ഞാനൊരു പരീക്ഷണം നടത്തിയാണ്, നിനക്ക് വിവരമുണ്ടോ, നീ ഞാൻ വന്ന് നിന്നെ ഞാൻ നിന്നെ ഉപദേശിക്കാമെന്ന് പറഞ്ഞാൽ ഒരാൾ വരുമ്പോൾ കുറച്ച് സമയമെങ്കിലും ഇരുന്ന് കൊടുക്കണമല്ലോ, ഇയാൾ എന്താ ഉപദേശിക്കുന്നതെന്നോന്ന് അറിയണമല്ലോ. അതുകൊണ്ട് പറഞ്ഞു ഇനി സംവാദമൊന്നും വേണ്ട. പിന്നെന്താണ്, ഏതൊരു കാര്യമാണോ ഉപദേശിക്കുന്നതിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നത്, ബ്രഹ്മത്തെ ബ്രവാണി അക്കാര്യം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഈ വിഷയത്തിൽ ഇവൻ എന്താണ് അറിവുള്ളത് എന്ന് മനസ്സിലായി. ഏത് വിഷയത്തിനും ഇതാണ്, കണക്കോ സയൻസോ ഏത് വിഷയം പഠിക്കുമ്പോഴും ശരി. എനിക്ക് കണക്കേ അറിയത്തില്ല, ഞാനൊരു യൂണിവേഴ്സിറ്റിയുടെ കണക്കിൻ്റെ പ്രൊഫസറെടുത്ത് ചെന്ന് സംവാദത്തിന് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി? ഞാൻ അവിടെ പോവുകയാണെങ്കിൽ ഞാൻ പഠിക്കാനായിട്ട് പോകണം, എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ആദ്യം കഴിഞ്ഞിട്ട് ഞാനങ്ങോട്ട് പ്രൊഫസറെ ഉപദേശിക്കേണ്ട ഇതാണ് കണക്ക്. അപ്പോൾ എന്നെക്കുറിച്ചൊരു ബോധമില്ലല്ലോ പ്രൊഫസർക്ക്. അപ്പോൾ ഇയാളിൽ എന്തോ കണക്കുണ്ടെന്ന് വിചാരിച്ച് പ്രൊഫസർ കുറച്ച് സമയം കേട്ടുകൊണ്ടിരിക്കും, എന്താ ഇയാൾ പറയുന്നത്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് പറയും നിർത്ത് നിർത്ത് നിർത്ത്, കണക്കെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതാണ് ഇവിടെ ഈ സംഭവിച്ചത്. മാ സംവദിഷ്ഠ, സംവാദം ഇവിടെ അവസാനിപ്പിക്കുക. വിവരമില്ലെന്ന് ബോധ്യമായാൽ പിന്നെ സംവാദം നീട്ടിക്കൊണ്ടുപോകരുത്, അവിടെ നിർത്തണം. എന്നിട്ട് പറയുന്നു ബ്രഹ്മത്തെ പ്രവാണി, നിങ്ങൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞത് ആദ്യം തന്നെ പറയണം. ഇക്കാര്യത്തിൽ താങ്കൾക്ക് വേണ്ടത്ര ബോധ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് എന്താണിതെന്ന് പറയാം. സംവാദം അല്ല ഇത്, ഉപദേശമാണ്. ഇതി അമുഖ്യ ബ്രഹ്മവാദിതയ വാദിതയ അപോദ്യ തത്കർത്താരം അന്യം വേദിതവ്യതയാ ഉപചക്ഷേപ. അതുകൊണ്ടെന്താണ് ഇവിടെ പറയുന്ന, ബ്രഹ്മത്തെ അല്ലല്ലോ ഇയാൾ പറയാൻ ആഗ്രഹിക്കുന്നത്, അയാൾ പറഞ്ഞതിനെല്ലാം നിഷേധിച്ചിട്ട് ഈ പുരുഷന്മാരുടെയൊക്കെ കർത്താവ് ആരാണ്, ആ കർത്താവിനെ അതെങ്ങനെ അത് നീ ബോധിക്കണം എന്ന് പറഞ്ഞ് അവിടെ ഉപദേശിക്കാൻ ആരംഭിക്കുകയാണ്. അവിടെ മുതൽ അജാതശത്രു ആരംഭിക്കുകയാണ്. അവിടെ ഉപദേശമാണ്, അറിവിനെ പകർന്നു കൊടുക്കുകയാണ്, അല്ല സംവാദം. ഇനി അങ്ങനെ ഉപദേശിക്കുന്നിടത്ത് ഈ ബാലാഗി പറഞ്ഞതിനെ തന്നെ വീണ്ടും പറയണമെങ്കിൽ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? ബാലാഗി പറഞ്ഞത് ശരിയല്ല. അമുഖ്യ ബ്രഹ്മവാദിതയാ, അത് മുഖ്യബ്രഹ്മത്തെക്കുറിച്ചല്ല പറയുന്നത് എന്നറിഞ്ഞിട്ട് അതിനെ നിഷേധിച്ചിട്ട് തുടർന്നുള്ള ഭാഗം കൂടെ ചർച്ച ചെയ്യുന്നു. വീണ്ടും അവിടെ ആ പുരുഷന്മാരെ കുറിച്ചൊക്കെയാണ് പറയുന്നതെങ്കിൽ എന്താ അതിനർത്ഥമുള്ളത്? അപ്പോൾ ഇവിടെ എന്താണ്, ബ്രഹ്മത്തെ ബ്രവാണി എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ശരിയായ ബ്രഹ്മത്തെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നതും. ഇനി വീണ്ടും പുരുഷന്മാരെ കുറിച്ചും മറ്റുമാണെങ്കിൽ ഈ ഉപക്രമത്തിന് ബാധ വരും, ഇത് ശരിയല്ല എന്ന്. ഇങ്ങനെയുള്ള ഉപദേശത്തിലൊക്കെ ചില കാര്യങ്ങളുണ്ടല്ലോ, ഉപക്രമം തുടങ്ങുന്ന ഒരു കാര്യം, ഉപസംഹാരം അവസാനിക്കുന്ന ഒരു കാര്യം, അഭ്യാസം മധ്യത്തിൽ വരുന്ന കാര്യങ്ങൾ, ഒരു പൊതുധാരണയാണത്. ഇതിനെല്ലാം ഒരു സമാന സ്വഭാവം വേണം. മീമാംസകരുടെ നിയമങ്ങളാണ്, എല്ലാവർക്കും അത് സ്വീകരിക്കും. പറഞ്ഞു പറഞ്ഞ് കാട് കയറാൻ പാടില്ല എന്ന് ചുരുക്കം. ആദ്യം ബാലാകി ചില കാര്യങ്ങൾ പറഞ്ഞു, അജാതശത്രു മനസ്സിലായി, പരമാർത്ഥ ബ്രഹ്മത്തെക്കുറിച്ചൊക്കെ ബോധമില്ല പറയുന്നു, ഇനി ഞാൻ നിനക്ക് ഉപദേശിക്കുക എന്ന് പറഞ്ഞ് അത് പറഞ്ഞ കാര്യങ്ങളെ തന്നെ ഉപദേശിക്കുക, ഒരിക്കലും അല്ല. പിന്നീട് ഉപദേശിക്കുന്ന എന്താണ്? പരമാർത്ഥത്തെക്കുറിച്ചാണ്. അപ്പോൾ അതെങ്ങനെ പറഞ്ഞു? തത്കർത്താരം അന്യം വേദിതബിയ ഉപചക്ഷേപ. അപ്പോൾ ഈ പുരുഷന്മാരുടെയെല്ലാം കർത്താവായിരിക്കുന്ന പ്രാണനിൽ നിന്നും ജീവനിൽ നിന്നും അന്യനായ പരമാത്മാവിനെ അറിയേണ്ടതാണെന്ന് ഉപദേശിക്കുന്നു. രണ്ട് രണ്ടാണ് എന്നർത്ഥം. ദിശോപി അമുഖ്യ ബ്രഹ്മദൃഷ്ടി ഭാഗ് സ്യാദുപക്രമോപാധ്യത. ഇനി വീണ്ടും അതാണ് പറയുന്നതെങ്കിൽ, ബലാഗി പറഞ്ഞ അതേ കാര്യങ്ങളെയാണ് പറയുന്നതെങ്കിൽ, ബ്രഹ്മത്തെ ബ്രവാണി എന്നുള്ള ഈ തുടക്കം തന്നെ അബദ്ധമായി. ഇവിടെ ഭാഷ്യകാരം പറയുന്നത്, അവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, അത് ശ്രുതിയിലൂടെ മനസ്സിലാക്കണമെങ്കിൽ, ഇവിടെ ശ്രുതിയെ വ്യാഖ്യാനിക്കേണ്ട നിയമങ്ങളനുസരിച്ച് അത് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഒരു പ്രധാന നിയമമാണ്, ഉപക്രമത്തിൽ എന്ത് പറയുന്നു അത് തന്നെയായിരിക്കും തുടർന്നും പറയുന്നത്. ഉപക്രമത്തിൽ പറയുന്നത് ബ്രഹ്മത്തെക്കുറിച്ചാണ്, പരമാർത്ഥ ബ്രഹ്മത്തെക്കുറിച്ചാണ്. കാരണം പരമാർത്ഥമല്ലാത്ത ബ്രഹ്മത്തെയെല്ലാം നിഷേധിച്ചിട്ട് പറയുകയാണ് തുടർന്ന് വരുന്നു ആ പരമാർത്ഥ ബ്രഹ്മത്തെക്കുറിച്ച്. അതുകൊണ്ട് എന്താണോ ഇവിടെ ശ്രുതിയിൽ പറയുന്നത് അതാണ് പരമാർത്ഥ ബ്രഹ്മം. അങ്ങനെ പരമാർത്ഥ ബ്രഹ്മത്തെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള പരമാർത്ഥ ജ്ഞാനം അതൊരുവനുണ്ടാകണം. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തസ്മാത് പരമേശ്വര ഏവ അയം ഭവിതും അർഹതി. അതുകൊണ്ട് ഇവിടെ ഈ ചർച്ച ചെയ്യുന്നത് പരമാത്മാവിനെ കുറിച്ച് തന്നെയാണ്. പരമാത്മാവിന്റെ കർമ്മത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അല്ല മറ്റൊന്നിനെയല്ല. എങ്ങനെയുള്ള പരമാത്മാവ്? ജ്ഞേയമായ പരമാത്മാവ് എന്ന് ഭാഷ്യകാരൻ തന്റെ സിദ്ധാന്തത്തെ ഇവിടെ പറയുകയാണ്. ശാന്തി ശാന്തി ശാന്തി.